ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യം ഒന്നാധ്യായം രണ്ടാം പാദം. ഒന്നാധികരണം ഒന്നാം സൂത്രം. പ്രഥമേ പാദേ ജന്മാദ്യസ്യേതഹേതി ആകാശാദേഹേ സമസ്തസ്യ ജഗതോ ജന്മാദികാരണം ബ്രഹ്മേത്യുക്തം. ഒന്നാം പാദവും രണ്ടാം പാദവും തമ്മിലുള്ള ബന്ധത്തെ ഇവിടെ വിശദീകരിക്കുകയാണ്. ഒന്നാം പാദം തുടങ്ങുന്ന അധാതു ബ്രഹ്മജിജ്ഞാസ, അത് കഴിഞ്ഞ് ജന്മാദ്യസേത ശാസ്ത്രയോനിത്വ തത്വസമന്വയ, ഈ നാല് സൂത്രങ്ങളിൽ തന്നെ ബ്രഹ്മസൂത്രത്തിന്റെ സാരം എന്താണെന്ന് അവിടെ പറഞ്ഞു. മുഴുവൻ ബ്രഹ്മസൂത്രത്തിലും ചർച്ച ചെയ്യുന്ന ബ്രഹ്മതത്വം അതിനെങ്ങനെ ഗ്രഹിക്കണം അതവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ആകാശാദി സമസ്ത ജഗത്തിന്റെയും കാരണം ബ്രഹ്മമാണ്. എന്താണ് ബ്രഹ്മം എന്ന് ചോദിക്കുമ്പോൾ ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന എന്തോ അതാണ് ബ്രഹ്മം. അതവിടെ പറഞ്ഞു. പ്രഥമീപാതെ ജന്മാദ്യസേതി ത്യാകാശാദേഹേ സമസ്തസ്യ ജഗതോ ജന്മാദികാരണം ബ്രഹ്മ. സമസ്ത ജഗത്തിന്റെയും ജന്മസ്ഥിതി, ജന്മാദി എന്ന് പറയുമ്പോൾ ജന്മം, സ്ഥിതി, നാശം ഇതിന് കാരണമായിരിക്കുന്നതാണ് ബ്രഹ്മം. തസ്യ സമസ്ത ജഗത് കാരണസ്യ ബ്രഹ്മണോ വ്യാപിത്വം, നിത്യത്വം, സർവജ്ഞത്വം, സർവശക്തിത്വം, സർവാത്മത്വം ഇത്യവഞ്ചാതീയകാഹ ധർമ്മ ഉക്തായവ ഭവന്തി. അപ്പൊ ബ്രഹ്മം എന്ന് പറയുമ്പം തന്നെ അവിടെ പറഞ്ഞു സൃഷ്ടി എന്ന് പറയുന്നത് ജീവനെ കൊണ്ട് സാധ്യമല്ല, എന്തെങ്കിലും വിശേഷ ശക്തിയുള്ള ജീവന്മാരെ കൊണ്ട് സാധ്യമല്ല, ദേവന്മാരെ കൊണ്ട് സാധ്യമല്ല, കാരണം സൃഷ്ടി അത്രയും വിപുലമാണ്. അത്രയും വിപുലമായിരിക്കുന്ന സൃഷ്ടി നടത്തുന്നവരായിരിക്കും വന്ന് തസ്യ സമസ്ത ജഗത് കാരണസ്യ, സമസ്ത ജഗത്തിനും കാരണമായിരിക്കും. ചെറിയ ചെറിയ സൃഷ്ടികളെല്ലാം ജീവന്മാർക്ക് ചെയ്യാൻ പറ്റും, ദേവന്മാർക്ക് ചെയ്യാം, ലോകപാലകർക്ക് ചെയ്യാം, അതെല്ലാം പറ്റും. പക്ഷെ സമസ്ത ജഗത് കാരണസ്യ, സമസ്ത ജഗത്തിനും കാരണമായിരിക്കുന്നതാണ് ബ്രഹ്മം. അത് എന്തൊക്കെയാണ്? അത് വ്യാപിയാണ്, അത് വിഭുവാണ്, സർവവ്യാപകമാണത്, നിത്യമാണ്, അത് ജീവനല്ല എന്ന് കാണിക്കാൻ വേണ്ടി പറയണം. സർവജ്ഞനാണ്, അല്പജ്ഞനായിരിക്കുന്ന ജീവന് സൃഷ്ടിക്കാൻ കഴിയത്തില്ല. സർവശക്തിത്വം, സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂന്നും ചെയ്യുന്നതിന് ശക്തിയുള്ളതാണ്. സർവാത്മത്വം, അത് മാത്രമല്ല ആ സൃഷ്ടികർത്താവ് സൃഷ്ടമായ സർവത്തിൻ്റെയും സ്വരൂപവുമാണ്, സർവസ്വരൂപമാണത്. ഇത്യവും ജാതിയൊക്കെ ധർമ്മഹ, അതൊക്കെയാണ് അതിൻ്റെ ധർമ്മങ്ങളായി, സൃഷ്ടികർത്താവിൻ്റെ ധർമ്മങ്ങളായി പറഞ്ഞു. മുക്തായോ ഭവന്തി, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സൃഷ്ടിക്ക് പിന്നിൽ സർവസ്വരൂപനായ പരമാർത്ഥ സത്യമാണ് എന്നുള്ള കാര്യവും പറഞ്ഞു. അതിനൊന്നു പറഞ്ഞു, ഒന്നാം ഭാഗത്തിൽ തന്നെ പറഞ്ഞു. അർത്ഥാന്തര പ്രസിദ്ധാനാം ജകേഷാം ചിത് ശബ്ദാനാം ബ്രഹ്മവിഷയത്വ ഹേതു പ്രതിപാദനേന കാര്യചിത് വാക്യാനി സ്പഷ്ട ബ്രഹ്മലിംഗാനി സന്ദിഹ്യമാനി ബ്രഹ്മപരതയാ നിർണീതാനി. പിന്നെ കഴിഞ്ഞ പാദത്തിൽ ചെയ്ത ഒരു പ്രധാനമായ കാര്യം എന്താണ്? ചില ശബ്ദങ്ങളുണ്ട് അർത്ഥാന്തര പ്രസിദ്ധാന, അന്യാർത്ഥത്തിൽ ലോകപ്രസിദ്ധമായിരിക്കുന്ന കേശാഞ്ചിത് ശബ്ദാന, അതിനെ കുറിച്ചാണ് പിന്നീട് ചിന്തിച്ചത്. ആകാശ, ആകാശാധികണത്തിൽ പറഞ്ഞു ആകാശ തത്തിങ്ക, ആകാശ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് എല്ലാവർക്കും അറിയാം. ഭൂതാകാശം, ഭൗതികാകാശം. അതാണ് അർത്ഥാന്തര പ്രസിദ്ധം. അതിന് വേറെ അർത്ഥമുണ്ട്, പക്ഷേ വേദം അത് പറഞ്ഞപ്പോൾ അവിടെ ആകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നായി. പ്രാണ തഥ അനുഗമ പ്രാണശബ്ദമാണ് പ്രാണാധികരണത്തിൽ. പ്രാണശബ്ദത്തിൻ്റെ അർത്ഥവും പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. പഞ്ചവൃത്തിയായ പ്രാണനാണ്, പക്ഷെ ഇവിടെ പറഞ്ഞു അതല്ല, അത് ബ്രഹ്മമാണ്. ജ്യോതി ചരണ വിധാന ജ്യോതിശബ്ദം അധഃ പരോ ദിവോ ജ്യോതിർദീപ്യതേ. ജ്യോതിസ് എന്ന് പറയുന്നത് തേജസ്സാണ്, പ്രകാശമാണ്, അതും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞു ജ്യോതിസ് എന്ന് പറഞ്ഞാൽ അതല്ല, ബ്രഹ്മമാണ്. ആനന്ദമയ അഭ്യാസ അവിടെ പറഞ്ഞു അന്യോന്തരാത്മാ ആനന്ദമയ. അവിടെ ആനന്ദശബ്ദം, ആനന്ദശബ്ദവും ലോകർക്കെല്ലാം അറിയാം എന്താണ് ആനന്ദം. സാധാരണ അത് സുഖം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നതല്ല. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ള വാക്യത്തിൽ പ്രതിപാദിക്കുന്ന ബ്രഹ്മമാണ് ആനന്ദം, അല്ല സുഖമല്ല. ആനന്ദശബ്ദവും അർത്ഥാന്തര പ്രസിദ്ധമാണ്, അന്യാർത്ഥത്തിൽ ലോകത്തിൽ പ്രസിദ്ധമാണ്. അവനന്ദത്ത ധർമ്മോപദേശ ഹിരണ്യശ്മശ്രു ഹിരണ്യകേശ എന്നെല്ലാം പറയുന്നു. ദുപാസിനായ പരമേശ്വരനാണ്. ഇങ്ങനെ മറ്റ് അർത്ഥങ്ങളിൽ പ്രസിദ്ധമായിരിക്കുന്ന ശബ്ദങ്ങളെല്ലാം ഇവിടെ വേദം ബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കുന്നത് ആ ശബ്ദങ്ങളിലൂടെ. ഇതാണ് മുൻ അധികരണത്തിൽ പറഞ്ഞത്. 11 അധികരണങ്ങളിലായി അവസാനത്തെ പ്രതിർദ്ധനാധികരണം ഉൾപ്പെടെയുള്ള 11 അധികരണങ്ങളിലും അതിലാദ്യത്തെ 4 സൂത്രങ്ങൾ വേറെ, അത് ഇതിൻ്റെ സാരത്തെ പറഞ്ഞു. ബാക്കി വരുന്ന ഇക്ഷത്തി അധികരണം തുടങ്ങി പ്രതർദ്ധനാധികരണം വരെയുള്ള ഭാഗങ്ങളിലെല്ലാം ഓരോരോ ശബ്ദങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലോകത്തിൽ പ്രസിദ്ധമാകുന്ന ആ ശബ്ദങ്ങളുടെ എല്ലാം അർത്ഥം ബ്രഹ്മമാണ് അല്ലെങ്കിൽ ഈശ്വരനാണ്, ഇതാണ് ഇതുവരെ ചർച്ച ചെയ്തതെന്നാണ്. പക്ഷെ അവിടെ എന്താണ്, ആ ശബ്ദങ്ങളെല്ലാം ബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്നുള്ളതിന് സ്പഷ്ടമായ ശബ്ദങ്ങളുണ്ട് അവിടെ. കേവലം ഒരു ശബ്ദം കൊണ്ടല്ല, അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് ശബ്ദങ്ങളുമുണ്ട്. അതാണ് സ്പഷ്ട ബ്രഹ്മലിംഗം എന്ന് പറയുന്നത്. ലിംഗം എന്ന് പറഞ്ഞാൽ ശബ്ദം, ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് സാമർഥ്യമുള്ള ശബ്ദം. അത് വളരെ സ്പഷ്ടമായി തന്നെ അത് ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്പഷ്ട ബ്രഹ്മലിംഗങ്ങൾ, സ്പഷ്ടമായി ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങളെക്കുറിച്ചാണ് 1 ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബ്രഹ്മബോധം അല്ലെങ്കിൽ ആത്മബോധം എന്ന് പറയുന്നത് ഒരാളിനുണ്ടാകുന്നതിന് ഒരു ഉപായത്തെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ, ശബ്ദം ശ്രുതി. മറ്റൊരു ഉപായത്തെ സ്വീകരിക്കുന്നില്ല, ശ്രുതിയിൽ നിന്നല്ലാതെ ഒരാൾക്കത് ഉണ്ടാകത്തില്ല. ശ്രുതി അങ്ങനെയാണെങ്കിൽ ശ്രുതി ശ്രവിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ബോധമുണ്ടാകണം. അങ്ങനെ ഉണ്ടാകാതായി കാണുന്നുമില്ല, കാരണം ശ്രുതി വേദം അധ്യയനം ചെയ്തിട്ട് കർമ്മത്തിലും മറ്റും ഏർപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ സ്പഷ്ടമായി ശ്രുതി നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ ആ ബ്രഹ്മതത്വത്തെ വിട്ടിട്ട് കർമ്മങ്ങളിൽ മുഴുകുന്നു? പറയുന്നു അത് എന്താണ്, സ്പഷ്ട ബ്രഹ്മലിംഗാനി സന്ദിഹ്യമാനാനി എന്നാ അവിടെ സംശയം വരും. ഇതെന്തിനാണ് പറയുന്നത്? ബ്രഹ്മത്തെയാണോ പറയുന്നത്? അത് മറ്റെന്തെങ്കിലെയാണോ? അത് കർമ്മങ്ങളോട് ബന്ധപ്പെട്ടതാണോ? സംശയം വരുമ്പോൾ പിന്നെ തീരുമാനം ഉണ്ടാവും. വൈദികന്മാരെന്താ പറയുന്നത്? ഇതെല്ലാം കർമ്മത്തോട് ബന്ധപ്പെട്ടതാണ്. ഒന്നുകിൽ കർമ്മത്തിന് വേണ്ട ദ്രവ്യങ്ങളെക്കുറിച്ചോ ഗുണങ്ങളെക്കുറിച്ചോ പറയുന്നതാണ്, അല്ലെങ്കിൽ കർമ്മത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള അർത്ഥവാദങ്ങളാണ്. ഇപ്പം സന്ദേഹം വരുമ്പം വിപരീതമായ നിശ്ചയം വരാം. ഇത് സ്ഥാണുവാണോ പുരുഷനാണോ, തൂണാണോ മനുഷ്യനാണോ എന്ന് സന്ദേഹം വന്നു കഴിഞ്ഞാൽ രണ്ടു തരത്തിലും വരാം. തൂണിനെ കണ്ടിട്ടാണ് അവിടെ നിശ്ചയിക്കുന്നത് ഇത് പുരുഷനാണെന്ന് വന്നാൽ അത് വിപരീത നിശ്ചയം. തൂണാണെന്നും വന്നാൽ വരാം, അങ്ങനെ വന്നാൽ യഥാർത്ഥം. അതുപോലെ ഇവിടെയും വികല്പം വരും. എന്താണ് വൈദികന്മാർ, അതായത് കർമ്മകാണ്ഡികൾ പറയുന്നത്? ഇത് കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സന്ദേഹം വരുന്നിടത്ത് പിന്നെ അത് ശരിയായ താല്പര്യം എന്താണ് എന്ന് തീരുമാനിക്കണമെങ്കിൽ വിചാരം ആവശ്യമാണ്. അതാണ് ഇവിടെ ഒന്നാമത്തെ പാദത്തിൽ വിചാരം ചെയ്തത്. സ്പഷ്ടമായും ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങളാണെങ്കിലും അവിടെ വിചാരം വേണ്ടി വന്ന് സന്ദേഹമുള്ളതുകൊണ്ട്. സ്പഷ്ടമാണെങ്കിൽ എന്താ സന്ദേഹം വരുന്നത്? സ്പഷ്ടമെന്ന് പറയുമ്പോൾ ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ സ്പഷ്ടമായിരിക്കും, ചിലർക്ക് അത് തന്നെ സന്ദേഹത്തെ ഉണ്ടാക്കും, ചിലർക്ക് വിചാരം ചെയ്തു കഴിഞ്ഞാൽ സ്പഷ്ടത വരും. അത് കേൾവിക്കാരനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് സ്പഷ്ട ബ്രഹ്മലിംഗാനി സന്ദേഹമാനാനി, ചില വാക്യങ്ങൾ അങ്ങനെ. ബ്രഹ്മപരതയ നിർണീതാണി, അപ്പൊ അതിൻ്റെയൊക്കെ താല്പര്യം ബ്രഹ്മമാണ്, അതാണ് ബ്രഹ്മപരത. ബ്രഹ്മ ബോധത്തിലൂടെയുള്ള മുക്തി, അതിന് ശ്രുതി വാക്യങ്ങളെ ആശ്രയിച്ചേ മതിയാവൂ എന്നുള്ളതാണ് ഭാഷ്യകാരന്റെ സിദ്ധാന്തം. മറ്റൊരു ഉപായമില്ല. പിൽക്കാലത്ത് വന്നിട്ടുള്ള ആചാര്യന്മാർ ഭാഷ്യകാരൻ തമ്മിലുള്ള വ്യത്യാസം അതാണ്. പിന്നീടൊക്കെ വരുന്ന പലരും പറയുന്നത് എന്താണോ, ഞാൻ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നു, അതുകൊണ്ട് നീ ബ്രഹ്മത്തെ ധരിക്കുക എന്റെ ഉപദേശത്തിൽ നിന്ന്. അത് താങ്കളുടെ ഉപദേശം ശരിയാണ് എന്നുള്ളതിനെന്താ പ്രമാണം? അത് എന്റെ അനുഭവമാണ്. എന്റെ അനുഭവത്തെ വിശ്വസിക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുക. അപ്പം നിനക്ക് അനുഭവമാണ്. ഇതാണ് പിൽക്കാലത്ത് വന്നിട്ടുള്ള എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന രീതി. അവിടെ ശ്രുതിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇനി ശ്രുതി പ്രമാണമാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ ശിഷ്യൻ ഉപദേശിക്കുന്നത് എങ്ങനെ? ശ്രുതിയെ ആശ്രയിച്ചിട്ടല്ല, സ്വന്തം അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്. ഭാഷ്യകാരനും പറയുന്നു അനുഭവം പ്രമാണമാണ്. ശ്രുത്യാദയോ അനുഭവാദേശിച്ച ഇഹ പ്രമാണം പറയുന്നു, അനുഭവത്തെ സ്വീകരിക്കും. പക്ഷേ മുഖ്യം ശ്രുതി. ഭാഷ്യകാരൻ പറയുന്നത് എങ്ങനെ, എന്തുകൊണ്ട്? അത് ഈശ്വര പ്രോക്തമാണ്. എന്നുള്ളത് ഈ ഋഷിമാർക്ക് വെളിപ്പെട്ടതാണെന്നും പറയുന്നു. ഈശ്വര അനുഗ്രഹം കൊണ്ട് ഋഷിമാർക്ക് വെളിപ്പെട്ടത് എന്നതിൻ്റെ താല്പര്യം വരും. അത് ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നു വരുന്ന ഭാഗങ്ങളിലും. മുക്തിക്ക് ഈശ്വര അനുഗ്രഹം കൂടിയ തീരും. തത്വബോധം ആണ് കാരണം, പക്ഷേ അതിന് ഈശ്വരാനുഗ്രഹം കൂടി അക്കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്, ബ്രഹ്മണോ വ്യാപിത്വം നിത്യത്വം സർവജ്ഞത്വം സർവശക്തിത്വം സർവാത്മത്വം സർവജ്ഞനും സർവശക്തിമാനുമായ ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈ ജഗത്തെങ്കിൽ. അവിടെ പറയും ഈ ജഗത്ത് ഇങ്ങനെ ജഗത്തിനെ ഈ രീതിയിൽ സൃഷ്ടിക്കാതിരുന്നുവെങ്കിൽ ആർക്കും ആത്മബോധം ഉണ്ടാവത്തില്ല. ജഗത്തിങ്ങനെ അതുവിനി പറയുന്നുണ്ട്, ഇവിടെ തന്നെ പറയും, ജഗത്തിങ്ങനെ സൃഷ്ടമായതുകൊണ്ടാണ് ഒരാൾക്ക് ആത്മബോധത്തിന് അവസരം ഉണ്ടായത്. കാരണം ഈ സൃഷ്ടിയിൽപ്പെട്ട് ജഗത്തിന്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ അതിൽ താൻ പെട്ട് കഴിഞ്ഞു. ജീവനും ഈ ജഗത്തിന്റെ ഭാഗമാണ്. ഓ, സൃഷ്ടിച്ചതുകൊണ്ടാണല്ലോ തനിക്ക് ചിന്തിക്കാനും ശ്രവിക്കാനും ചിന്തിക്കാനും എല്ലാം അവസരമുണ്ടായത്. ആത്മബോധത്തിന് സൃഷ്ടി ആവശ്യമാണ്. താൻ ആ സൃഷ്ടിയിൽ അന്തർഭവിച്ചതുകൊണ്ട്, സൃഷ്ടിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ തനിക്ക് സൃഷ്ടിക്കാൻ കഴിയും. അവ സൃഷ്ടിച്ചത് സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണ്. ആ ഈശ്വരൻ തന്നെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചപ്പോ ആ സൃഷ്ടിയുടെ രഹസ്യത്തെയും വെളിപ്പെടുത്തി, സൃഷ്ടിയുടെ തത്വത്തെയും വെളിപ്പെടുത്തി. ആ സൃഷ്ടിയുടെ തത്വത്തെയാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മം. ആ വെളിപ്പാട് ബോധം അതാണ് മുക്തിക്ക് കാരണമായിരിക്കുന്നത്. അത് സൃഷ്ടിയോടൊപ്പം തന്നെ അതിനെ വെളിപ്പെടുത്തി. താനത് കണ്ടെത്തിയല്ല, സൃഷ്ടിയോടൊപ്പം അതും വെളിപ്പെടുത്തി. ആർക്ക്? ഋഷിമാർക്ക്. അതാണ് വേദം. വേദത്തിൽ സൃഷ്ടിയുടെ തത്വത്തെ വെളിപ്പെടുത്തി. അപ്പോൾ ആ വേദശ്രവണം, ശ്രുതിയുടെ ശ്രവണം, അതിലൂടെ ആ തത്വത്തിൻ്റെ ബോധം ഉണ്ടാകത്തുള്ളൂ. അതാണ് അതിൻ്റെ വഴി. അല്ലാതെ അതിന് ഈശ്വരനെ ആശ്രയിക്കാതെ ബോധം ഉണ്ടാവുമെന്ന് ഭാഷകാരോടത്തും പറയുന്നു. എന്തുകൊണ്ട്? അങ്ങനെ ഒരു സൃഷ്ടികർത്താവ് ഈ ജീവന് ബോധത്തിനു വേണ്ടി സൃഷ്ടിയെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാം സൃഷ്ടി തന്നെയുണ്ട്. സൃഷ്ടിക്കുള്ള ഉപായവും സൃഷ്ടി തന്നെയുണ്ട്. സൃഷ്ടിക്കുള്ള ഉപായമായിരിക്കുന്ന, മുഖ്യ ഉപായമായിരിക്കുന്ന ജ്ഞാനം, അതും ആ സൃഷ്ടിയിൽ തന്നെയുണ്ട്. അതാണ് വേദത്തെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ വേദത്തെ ഋഷിമാർക്ക് വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇവിടെ അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വൻഷത്ത് ശ്രവണം കൂടാതെ, വിചാരം കൂടാതെ ഗുരുവിന് ആ ബോധം ഉണ്ടാകത്തില്ല. പറയുന്നുണ്ട്, ഒരാൾ പറയുന്നു എനിക്ക് ബോധമുണ്ടായി, ഞാൻ ഉപദേശിക്കുന്നു. പറയുന്നത് പോലെ എന്തുകൊണ്ട്? പുരുഷ ബുദ്ധി അനേകത്വ. പുരുഷന്റെ ബുദ്ധി പലതായിരിക്കും, പലരുടെയും ബോധം പലതായിരിക്കും, പലരുടെയും അനുഭവം പലതായിരിക്കും. ഒരാൾ പറയുന്നു എനിക്കിങ്ങനെ ഒരു ബോധമുണ്ട്, നീ ഞാൻ പറയുന്നത് കേട്ടോ, എന്റെ ഉപദേശം സ്വീകരിച്ചോ, നിനക്ക് മുക്തി കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ ഉറപ്പ്? അതിനെ വിവേകിയായ ഒരുവൻ എങ്ങനെ അതിനെ പിന്തുടരും? വിവേകമില്ലാത്തവൻ ഏതിനെയും പിന്തുടരും? അതുവരെ ഇവിടെ മുക്തി, ജ്ഞാനം തുടങ്ങിയ വിഷയങ്ങളെല്ലാം വിവേകമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. വിവേകശൂന്യനായിട്ട് വേണ്ടിയുള്ള അല്ല ഇത്. അപ്പൊ വിവേകമുള്ളവൻ അങ്ങനെ ഒരു വ്യക്തിയുടെ അനുഭവത്തെ, അഭിപ്രായത്തെ മാത്രം പ്രമാണമാക്കാൻ പറ്റത്തില്ല. ഋഷിയുടെ അനുഭവം എന്ന് പറയുന്നത് വേദാന്ത കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. ഇവിടെ ഈ പറയുന്ന തത്വം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അനുഭവമല്ല, സർവേ വേദ യത് പദം ആമനന്തി. സർവവേദവും ഈ തത്വത്തെയാണ് പറയുന്നത്. അവിടെ വ്യക്തിക്ക് പ്രാധാന്യമില്ല, സർവത്ര ഇത് തന്നെ പറയുന്നു. ഇതേ ഒരു തത്വത്തെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ എത്ര ഋഷിമാരെടുക്കാൻ പറ്റും? അണ്ട് പറയും എല്ലാ വേദവും താല്പര്യപൂർവ്വം ഒരേ തത്വത്തെ തന്നെ പറയുന്നതുകൊണ്ട് ഇത് കേവലം ഒരു വ്യക്തിയുടെ അഭിപ്രായമില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് ഇത് ഈശ്വരപ്രോക്തമാണെന്ന് പറയുന്നത് കൊണ്ടാണ്. വ്യക്തിയുടെ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും അഭിപ്രായ വ്യത്യാസം വരും. ഇപ്പോൾ പല ഋഷിമാരും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരേ തത്വത്തെ തന്നെ, വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരേ ജ്ഞാനത്തെ തന്നെ എന്തുകൊണ്ട്? ഒരു ഈശ്വരനാണ് ഇതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രുതിക്ക് പ്രാധാന്യം വരുന്നു. ഇപ്പൊ ശ്രുതിയുടെ ശ്രവണം, ശ്രുതിയുടെ വിചാരം കൂടിയ തീരുന്നാണ്. അതല്ലാതെ ഈ ഒരു പരമാർത്ഥ ബോധം സാധ്യമല്ല, മുക്തിക്ക് ഉപകരിക്കുന്ന ബോധം സാധ്യമല്ല. മനുഷ്യന്റെ ഉപദേശം കൊണ്ട് ഒരാൾക്ക് ബോധമുണ്ടാകാം, പക്ഷെ അത് മുക്തിക്ക് ഉപകരിക്കത്തില്ല. കാരണം അവനെന്താണ് വെളിപ്പെട്ടത് അതേ അവന് പറയാൻ പറ്റും. ഈശ്വരൻ വെളിപ്പെടുത്തി അവന് പറയാൻ പറ്റത്തില്ല. ഒരാൾ പറയുന്നത് എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഈശ്വരൻ എന്താ അവിടെ പങ്ക്? ഈശ്വരന് പങ്കൊന്നുമില്ല. ഞാൻ പറയുന്നത് എന്റെ അനുഭവമാണ്. അപ്പൊ തന്റെ ജീവഭാവത്തിൽ നിന്നുകൊണ്ടാണ് താൻ ഒരാൾ എന്റെ അനുഭവം എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ എല്ലാം തന്റെ ജീവഭാവം വരും. പിന്നെ തന്റെ ജീവഭാവത്തിൽ നിന്നുകൊണ്ട് അതിനെ വെളിപ്പെടുത്തുന്നു, അങ്ങനെ വരും. ശരി, അപ്പോ മഹാത്മാക്കൾ ഗുരുക്കന്മാര് ഉപദേശിക്കുന്നത് അവരുടെ അനുഭവമായിട്ടും പറയുന്നു, പക്ഷെ അത് ശ്രുതിയുടെ പ്രമാണത്തെ അംഗീകരിച്ചുകൊണ്ട്, ശ്രുതി പ്രാമാണ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് ഭാഷകാരനം പറയുന്നു, ഇത് അനുഭവ അവസാനമാണ്, അനുഭവവും ഇവിടെ പ്രമാണമാണ്. പക്ഷേ ശ്രുതി അനുസാരിയായിട്ടുള്ള അനുഭവത്തെ പറയുന്നു. അല്ലാതെ ഒരാൾക്ക് ഞാൻ എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അനുഭവത്തെ സ്വീകരിക്കുന്നതിന് എനിക്കെന്താ ബാധ്യത? അങ്ങനെ ചോദ്യം വരും. വിവേകമുള്ളവൻ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് രണ്ട് കാര്യത്തിവിടെ പറയുന്നു. ഒന്ന്, സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ വേദമുള്ളത് സർവത്തെയും അങ്ങനെയുള്ള വേദം അത് ഈശ്വരന്റെ തന്നെ സൃഷ്ടികർത്താവിന്റെ തന്നെ തത്വത്തെ വെളിപ്പെടുത്തുന്നു. അത് പലതരത്തിൽ, ചിലയിടത്ത് സ്പഷ്ടമായി പറയുന്നു, ചിലയിടത്താണെങ്കിലും അസ്പഷ്ടമായി പറയുന്നു. രണ്ടു തരത്തിലും പറയാം, സ്പഷ്ടമായും പറയാം അസ്പഷ്ടമായും പറയാം. അത് വേദ സന്ദർഭമനുസരിച്ച്, വേദത്തിന്റെ സ്വഭാവമനുസരിച്ച് രണ്ടു തരത്തിലും പറയാം. ഇവിടെ സ്പഷ്ടമായി പറഞ്ഞു, അത് വിശദീകരിച്ചു. ഇനി അസ്പഷ്ടമായി പറയുന്ന ഭാഗങ്ങളെ വിശദീകരിക്കുന്നു എന്നാണ്. കാനിച്ചത് വാക്യാനി സ്പഷ്ട ബ്രഹ്മലിംഗാനി സന്ദിഹ്യമാനാനി ബ്രഹ്മപരതയ നിർണീതായി പുനർ പ്യന്യാനി വാക്യാനി. ഇനി വരുന്ന വാക്യങ്ങൾ അസ്പഷ്ട ബ്രഹ്മലിംഗാനി, അവിടെ സ്പഷ്ടമായി പറയുന്നില്ല, വിചാരം ചെയ്യുന്നു. സന്ദിഹ്യന്തേ, അവിടെ ഈ സന്ദേഹം വരുന്നു. ഈ സ്പഷ്ടം അസ്പഷ്ടം എന്ന് പറയുന്ന ഓർക്കണം, അത് അധികാരി ഭേദമനുസരിച്ചാണ്. ചിലർക്കെല്ലാം സ്പഷ്ടം തന്നെയായിരിക്കും, ഇനി ചിലർക്ക് സ്പഷ്ടത വരത്തില്ല. കിം പരംബ്രഹ്മ പ്രതിപാദയന്റെ ആഹോസിത അർത്ഥാന്തരം കിഞ്ചി. കാരണം ജീവൻ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കുമ്പോൾ അവന് ഗ്രഹിക്കാൻ ഇവിടെ പലതും ഉണ്ട്. ബ്രഹ്മം മാത്രമാണ്, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങൾ, അതിന്റെ കാര്യങ്ങൾ നാനാ രൂപത്തിലാണ് പ്രപഞ്ചം. ഇവിടെ ബ്രഹ്മത്തെയാണോ വെളിപ്പെടുത്തുന്നതോ മറ്റെന്തെങ്കിലുമാണോ തന്ത്രണയായ നിർണയിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ ശ്രുതിയിലൂടെ നിർണയിക്കുന്നതിന് വേണ്ടി, ശ്രുതി ആശ്രയിച്ച് നിർണയിക്കുന്നതിന് വേണ്ടി ദ്വിതീയ തൃതീയോ പാദവും ആരംഭിയതേ, അതിനു വേണ്ടിയിട്ടാണ് ദ്വിതീയ തൃതീയ പാദങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ വേദത്തെ ആശ്രയിച്ച് വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഗുരുവൻ എത്തിച്ചേരുന്ന നിർണയം അത് പരമാർത്ഥ സത്യത്തെ സംബന്ധിച്ചാണ്. ഇവിടെ എന്താണ് ജിജ്ഞാസുവിന് അഥാതു ബ്രഹ്മജിജ്ഞാസ്, ജിജ്ഞാസുവിനെ സംബന്ധിച്ച് ഈ അനുഭവപ്പെടുന്നതിൽ എന്താണ് സത്യം അതറിയണം. സത്യജിജ്ഞാസയാണ് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയും. അത് വേദത്തിലൂടെ അറിയാൻ പറ്റൂ എന്നറിയാം, ശ്രുതി മാത്രമേ ഉള്ളൂ. ഇവിടെ വിശ്വസിക്കത്തക്ക പ്രമാണം. ഇപ്പൊ അനുഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭ്രാന്തിയുമാകാം, ചിലപ്പോൾ യഥാർത്ഥവുമാകാം. അനുഭവത്തെ നമുക്ക് വിശ്വസിക്കാൻ നോക്കില്ല, ചിലപ്പോൾ അനുഭവം ഭ്രാന്തിയായിരിക്കും സത്യമെന്ന് കരുതും. പിന്നെന്താണ് പരമമായ പ്രമാണം? അത് ശ്രുതി തന്നെയാണ്. ഈ ഒരു ഭാഗം വിട്ടുപോകുന്നതാണ് പിൽക്കാലത്ത് ഈ അദ്വൈതത്തെ ബോധിപ്പിക്കുന്നിടത്ത് വന്നിട്ടുള്ള തകരാറ്. പിൽക്കാലത്ത് വന്ന പല ആചാര്യന്മാരും അദ്വൈതത്തെ പറയുമ്പോൾ തന്നെ അവർ ഈ ശ്രുതിയുടെ പ്രാധാന്യത്തെ വിട്ടുകളെ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എപ്പോഴാണോ ശ്രുതിയുടെ പ്രാധാന്യം വിട്ടുപോകുന്നത്, അപ്പോൾ ശ്രവണത്തിൻ്റെ പ്രാധാന്യം വിടും. എവിടെയാണോ ശ്രവണത്തിൻ്റെ പ്രാധാന്യം വിടുന്നത്, മനനത്തിൻ്റെ പ്രാധാന്യം വിടും. അതും വിട്ടുപോയി കഴിഞ്ഞാലോ, ശ്രവണ മനനങ്ങളുടെ പ്രാധാന്യം വിട്ടു കഴിഞ്ഞാൽ ഒരുവന് ഒരിക്കലും ഈ പറയുന്ന ജ്ഞാനത്തിൻ്റെ ഉപായം എന്താണെന്ന് വ്യക്തത വരത്തില്ല. അങ്ങനെ വരാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ ഉപാസനകളെ നിർദ്ദേശിക്കും. തത്വജ്ഞാനത്തിൻ്റെ ഉപായമായി ഉപാസനയെ നിർദ്ദേശിക്കും. അത് അദ്വൈതത്തിൻ്റെ മുഖ്യമായ സിദ്ധാന്തമല്ല, മുഖ്യമായ വഴിയുമല്ല. അദ്വൈത ബോധത്തിനുള്ള ക്ലിഷ്ടമായ മാർഗത്തിലേക്ക് പോകും. ഇവിടെ അദ്വൈത ബോധത്തിന് നിർദ്ദേശിക്കുന്ന ലളിതമായ മാർഗമാണ്. എന്താണ്? തത്വശ്രവണം. അതാണ് ഏറ്റവും ലളിതം. അതിലെന്തെങ്കിലും വൈഷമ്യമുണ്ടെങ്കിൽ മനനം. അത് ശ്രവണത്തിലും മനനത്തിലും തീരും. ധ്യാസനം എന്ന് പറയുമ്പോൾ അതിൻ്റെ നിശ്ചയരൂപത്തിലാവും. അത് വേദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ, വേദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ശ്രവണവും മനനവും ആരും നിർദ്ദേശിക്കത്തില്ല. പിൽക്കാലത്ത് വരുന്ന ആചാര്യന്മാരല്ല പലർക്കും അതാ പറ്റിയത്. അവരെന്താ നിർദ്ദേശിക്കുന്നത്? ധ്യാനം. നിധ്യാസനത്തിന് ഒരർത്ഥം പറയുന്നത് എന്താണ്? ധ്യാനമാണ്, ധ്യാനിക്കുക. ധ്യാനിക്കുന്നതിന് ശ്രുതിവാക്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ശ്രുതി ആശ്രയിച്ചും അതിനെ ആശ്രയിക്കാതെയും ഒരാൾക്ക് ധ്യാനിക്കാം. അങ്ങനെ വരുമ്പോൾ എന്തുവരുന്നു? തത്വത്തെ ഗ്രഹിക്കുന്നത്, തത്വഗ്രഹണം എന്ന് പറയുന്നത് വളരെ ക്ലിഷ്ടമായ മാർഗമായി പോകും. ഗുരുവിന് ശ്രവണത്തിലൂടെ തത്വത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യതയില്ലെങ്കിൽ പിന്നെ ഉപാസനകൾ നിർദ്ദേശിക്കാം, അതിന് വിരോധമില്ല. പക്ഷെ ഉപാസനയാണ് മാർഗമെന്ന് പറയുമ്പോൾ തത്വത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യത ഉള്ളവനും അതിനുള്ള അവസരം ഇല്ലാതെ പോകുന്നു. അവിടെയാണ് പറയുന്നത് ഘൃതം തെക്വ കരം ലേഠി, കയ്യിൽ ഉള്ളം കയ്യിലിരിക്കുന്ന വെണ്ണയെ എറിഞ്ഞിട്ട് പുറം കൈ നോക്കുന്നു. അപ്പൊ ക്ലിഷ്ടമായ ഉപാസനാ മാർഗങ്ങളിലൂടെ ഒരാൾ പോകും. ഭാഷകാരൻ അത് അങ്ങനെയല്ല പറയുന്നു. നിങ്ങൾക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഇതിൻ്റെ ഏറ്റവും സരളമായ മാർഗത്തെ പറയാം. ആ സരളമായ ഒന്നിനെ ഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് യോഗ്യതയില്ലേ, പിന്നെ ക്ലിഷ്ടമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാം. പിന്നെ മനുഷ്യനങ്ങനെയുണ്ട്, ക്ലിഷ്ടമായ മാർഗങ്ങളിൽ കൂടിപ്പോയി നേടുന്നതാണ് ശ്രേഷ്ഠമാണെന്ന് തോന്നും. ഇത്രയും കഷ്ടപ്പെട്ടത് നേടിയല്ലേ, അതുകൊണ്ട് അത് മഹത്വമുള്ളതാണെന്ന് കരുതും. അതായത് മഹത്വമുള്ളതെല്ലാം ക്ലിഷ്ടമായ മാർഗത്തിലൂടെ പോയേ നേടാൻ കഴിയൂ എന്നുള്ള ഒരു ധാരണയാണ്. ശ്രുതി അതല്ല പറയുന്നു. ശ്രുതി പറയുന്നത് ഇത് ഏറ്റവും ലളിതമായ രീതിയിൽ ഇതിനെ ഗ്രഹിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതാണ്, അല്ലാതെ മഹത്വം ഒരിക്കലും ക്ലിഷ്ടതയ്ക്ക് കാരണമല്ല. ഏറ്റവും ലളിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ശ്രുതിയുടെ ശ്രവണം കൊണ്ട് തന്നെ ബോധിക്കാം. അപ്പൊ ശ്രുതി സ്വീകരിക്കുന്നത് കൊണ്ട് ശ്രവണം എന്ന് പറയുന്ന ഏറ്റവും ലളിതമായ ഉപായത്തെ സ്വീകരിക്കാം. എന്തിന്? ബോധത്തിന്, അല്ലെങ്കിൽ മനനം വരെ ശ്രുതിയെ സ്വീകരിച്ചാൽ. അതിനെ സ്വീകരിച്ചില്ലെങ്കിലോ ക്ലിഷ്ടമായ ഉപാസനാ പദ്ധതികളിൽ കൂടെ പോകേണ്ടി വരും. ക്ലിഷ്ടമായ മാനസികമായ അഭ്യാസങ്ങളിൽ കൂടെ പോകേണ്ടി വരും. എന്തിനു? തത്വജ്ഞാനത്തിനും മുക്തിക്കും വേണ്ടി. അതാവശ്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വന്നവരെല്ലാം അത്ര ഉപാസനകളെ നിർദ്ദേശിക്കുന്നത്, അത് ചെയ്യുക ഇത് ചെയ്യുക. അത് ഒരിടത്തും എത്തത്തില്ല. ഇനി എത്തിയാൽ തന്നെ എന്താണ്? ഒരുപാട് കാലത്തെ അപേക്ഷിക്കേണ്ടി വരും, ഒരുപാട് നിമിത്തങ്ങളെ അപേക്ഷിക്കേണ്ടി വരും. ഇതതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ അദ്വൈത ബോധത്തെ ഏറ്റവും ലളിതമാക്കുന്നതിനാണ്. അതിനുവേണ്ടി കൂടിയാണ് ഭാഷ്യകാരൻ ശ്രുതിയെ ആശ്രയിക്കുന്നത്, ശ്രുതിയിലൂടെ അത് ഗ്രഹിക്കുക. മറ്റൊന്നും വേണ്ട, അത് ശ്രവിച്ചാൽ മതി. വേദം സ്വയം തന്നെ ശ്രുതിയാണ്. അത് ശ്രവണത്തിൽ നിന്ന് ശ്രവണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ ശ്രവിക്കുക, താല്പര്യത്തെ ഗ്രഹിക്കുക. താല്പര്യത്തെ ഗ്രഹിക്കണം എന്ന് കരുതി അതിനെ ശ്രവിക്കുക വളരെ അനായാസമായി. പക്ഷെ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് വളരെ ജടിലമായൊരു പ്രതിഭാസമാണ്. അതിന് അനായാസത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അത് തിരസ്കരിക്കും. ഉപാസന വഴിക്കെല്ലാം പോകും. പക്ഷെ അതേ മനസ്സിന് തന്നെ തെളിമയുണ്ട്, തെളിച്ചുമുണ്ട്. മനസ്സിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് മനസ്സിന്റെ ആ തെളിച്ചമാണ്. ആ തെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് ഈ തത്വത്തെ ഉൾക്കൊള്ളണമെങ്കിൽ അതിന് ശ്രവണം മതി. അതുകൊണ്ട് ഭാഷ്യകാരൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും ശ്രുതിയുടെ പരമ പ്രാമാണ്യത്തെ കാണിക്കുന്നു. നിങ്ങൾ ശ്രവിക്കുക, അതാ പറയുന്നു, തത്വത്തെ ശ്രവണത്തിലൂടെ ഗ്രഹിക്കുക. വൈഷമ്യമുണ്ടെങ്കിൽ മനനം ചെയ്യുക. അതിനും വളരെ ചെറിയ വൈഷമ്യമുള്ളു. ഇതിൻ്റെ വഴി എന്ന് പറയുന്നത് ഉപാസനയല്ല. ഇതിൻ്റെ വഴി എന്ന് പറയുന്നത് ധ്യാനമല്ല, ശ്രവണമാണ്. അതാണ് നേരിട്ടുള്ള വഴി, രാജവീതി എന്ന് പറയുന്നു. ക്ലിഷ്ടമായ വഴികളാണ്. ഇവിടെ ഈ ഉപനിഷത്തിനെ ആശ്രയിക്കുക, വേദാന്തത്തെ ആശ്രയിച്ച് വിചാരം ചെയ്യുക. എന്താ അതിൻ്റെ വിശേഷത, എന്താ അതിൻ്റെ പ്രാധാന്യം, അതിനുള്ള പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അതിൽ താല്പര്യം വരത്തില്ല. എന്തിന്? ഇതുകൊണ്ടെങ്ങനെയാ മുക്തി? ഇതെന്താണ് ആത്മബോധം? അതും ഈ ശ്രവണവും വിചാരവും ഒക്കെ തമ്മിൽ എന്താണ്? പക്ഷെ ശ്രവണത്തിൻ്റെയും വിചാരത്തിൻ്റെയും സ്ഥാനത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പഠനം എന്നുള്ളതിനെ കൊണ്ടുവരരുത്. പഠനം എന്ന് പറയുമ്പോൾ വേറെയാവും. പഠനം എന്ന് പറയുമ്പോൾ അത് ഗ്രന്ഥധാരണമാണ്, ഗ്രന്ഥത്തെ ധരിക്കുക, നമ്മുടെ സ്മൃതിശക്തിയെ പോഷിപ്പിക്കുന്നതാണ്. അതല്ല ഒരിക്കലും രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കരുത്. അതിൽ ഭ്രമമുണ്ട് ആൾക്കാർക്ക്, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് രണ്ടും രണ്ടാണ്. ഇതെന്താണ്? ശ്രുതി അനാദിയാണ്. ആ ശ്രുതിയുടെ താൽപര്യത്തെ ഗ്രഹിക്കുന്നതാണ് ഗ്രഹണം. അവിടെ സ്മൃതിയെ പോഷിപ്പിക്കുന്ന ഒന്നുമില്ല. സ്മൃതി എന്ന് വെച്ചാൽ ആ ജീവന്റെ സ്മൃതി, ഓർമ്മശക്തി, അതിനെ പോഷിപ്പിക്കുന്ന ഒന്നും തന്നെയില്ല. അത് അനായാസമായി ഒരുവൻ ഗ്രഹിക്കുന്നു, നേരിട്ട് ഗ്രഹിക്കുന്നു. എവിടെ നിന്ന് നേരിട്ട് ഗ്രഹിക്കുന്നു? ശ്രുതിയിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കുന്നു. അപ്പോൾ ശ്രുതിയാണെങ്കിലും അവിടെ ഉപദേശിക്കുന്ന ഒരാൾ വേണം. ആരാണോ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിച്ചിരിക്കുന്നത്, ആർക്കാണോ ശ്രുതിയുടെ താല്പര്യത്തിൽ വ്യക്തതയുള്ളത്, അവരുപദേശിക്കുന്നു, ഗ്രഹിക്കുന്നു. ശ്രോതാവിനും അതുപോലെ തന്നെ അത് വ്യക്തമാകുന്നു. അതുകൊണ്ട് അത് കൂടിയേ തീരും. അപ്പൊ ഇവിടെ എന്താണ് ഏറ്റവും വലിയൊരു സൗകര്യം എന്ന് പറയുന്നത്? ഇതിനകത്ത് അന്ധതയില്ല. നമ്മളൊരു കാര്യം ശ്രവണത്തിൽ നിന്നാണ് ഗ്രഹിക്കേണ്ടെങ്കിൽ പിന്നെ അവിടെ അന്ധതയൊന്നുമില്ല. അന്ധത എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ഒരാളിന്റെ അവകാശവാദത്തെ നമ്മൾ വിശ്വസിക്കേണ്ടി. ഒരാൾ പറയുന്നു, എനിക്ക് ഇന്ന ഇന്ന കഴിവുകളൊക്കെ ഉണ്ട്, എനിക്ക് ഇന്ന ഇന്ന അറിവുകളൊക്കെ ഉണ്ട് എന്ന് നീ ആദ്യം വിശ്വസിക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്നിലിരിക്കുന്ന അറിവ് നിന്നിലും ഉണ്ടാകും. ശ്രുതി അതല്ല, ഒരു മറയില്ല ബോധിപ്പിക്കുകയാണ്. അങ്ങനെ തത്വമസി അഹം ബ്രഹ്മാസ്മി പറയാനുള്ള കാര്യത്തെ വളച്ചു കെട്ടി പറയുന്നുണ്ട് നേരിട്ട്. അപ്പൊ അതിൽ ഒന്നും ഒളിക്കാനില്ല, വ്യക്തമായി പറയുന്നു. അവിടെ ഗ്രഹിക്കുന്നതിന് വൈഷമ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു മനനം നിധ്യാസനം, അതും അതിനു വേണ്ടി തന്നെ അവഗത്യർത്ഥം. അതും എന്താണ്? മനസ്സ് കൂടുതൽ ബഹിർമുഖമായിരിക്കുന്നു, വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അപ്പോൾ നേരിട്ട് തത്വമസി എന്ന് ബോധിപ്പിച്ചാലും ബോധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ബഹിർമുഖമായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും ഭാഷകാരം പറഞ്ഞിട്ടുണ്ട്. മനന നിധ്യാസനങ്ങൾ അത്തരത്തിൽ അത് അവഗതിക്ക് സഹായിക്കുന്നു, ബോധത്തിന് സഹായിക്കുന്നു. ഈ പറയുന്നതെല്ലാം ശ്രുതിയുടെ പ്രാധാന്യത്തെ ഗ്രഹിക്കാൻ. ആ ശ്രുതി വ്യക്തിയുടെ അനുഭവമാണ്, വ്യക്തികളുടെ അനുഭവമാണ്, അതെല്ലാമാണ്. എന്നും അത് വ്യക്തിയുടെ അനുഭവമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. ആരാണോ ഇതിനെ ശ്രവിക്കുന്നത് അത് അവൻ്റെ അനുഭവമായി മാറുന്നു. അവൻ ആരെയാണോ ശ്രവിപ്പിക്കുന്നത് അവനും ഇത് അനുഭവമായി മാറും. അങ്ങനെ ശ്രുതി അനുഭവം എന്ന് രണ്ടായി വേർതിരിക്കാൻ കഴിയാതെ ഋഷിയുടെ അനുഭവം തന്നെയാണ് ശ്രുതി. അത് തന്നെയാണ് വക്താവിൻ്റെ അനുഭവം, അത് തന്നെയാണ് ശ്രോതാവിൻ്റെ അനുഭവം. അവിടെ പിന്നെ അനുഭവം ഏത്? ശ്രുതിയാണ്. വേർതിരിക്കാൻ പറ്റില്ല. അത് ഒരേ രൂപത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രാമാണ്യമുണ്ട്. എന്തുകൊണ്ട്? അത് ഋഷിയുടെ അനുഭവമാണ്, അതുകൊണ്ട് തന്നെ അത് ഋഷിയുടെ വാക്കാണ്. ആ തരത്തിൽ കൊണ്ട് ഈ വിചാരത്തിൽ വേദത്തിന്റെ പ്രാമാണ്യത്തെ ധരിക്കണം. കിം പരംബ്രഹ്മ പ്രതിപാദയം ത്യാഗോ സിദ്ധാർത്ഥാന്തരം കുഞ്ഞിതി പറയുന്ന വേദം എല്ലാം ആ പരബ്രഹ്മത്തെയാണോ പറയുന്നത്, അതേ മറ്റെന്തെങ്കിലുമാണോ? അതാണ് അവിടെ സന്ദേഹം വരുന്നത്. പുനരപ്യന്യാനി വാക്യാനി അസ്പഷ്ട ബ്രഹ്മലിംഗാനി സന്ദിഹ്യന്തെ. ചിലടത്ത് സ്പഷ്ടതയില്ല, സ്പഷ്ടമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവിടെ സന്ദേഹം പറയുന്നു, ഇതും ആ ബ്രഹ്മത്തെയാണോ പറയുന്നത്? ഇനി ആർക്കാണോ ആ ബ്രഹ്മത്തെക്കുറിച്ച് ബോധമുള്ളത് അവനൊരിടത്തും അസ്പഷ്ടതയില്ല. അതില്ലാത്തവൻ, അതിലേക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയാത്തവന് വരും ആ സന്ദേഹങ്ങളെ പരിഹരിക്കുന്നു. ശ്രുതി എന്ന സർവ്വ സന്ദേഹങ്ങളെയും പരിഹരിക്കുന്നു. എന്തുകൊണ്ട്? ശ്രുതി വെളിപ്പെടുത്തുന്ന ജ്ഞാനത്തെയാണ്, ജ്ഞാനമാണ് സന്ദേഹങ്ങളെ പരിഹരിക്കുന്നത്. അവിടെ കേവലം ശബ്ദമോ അല്ലെങ്കിൽ വ്യക്തിയോ അല്ല, ശ്രുതി എന്ന് പറയുന്ന ശബ്ദമോ അല്ലെങ്കിൽ അത് ഉപദേശിക്കുന്ന വ്യക്തിയോ അല്ല സന്ദേഹങ്ങളെ പരിഹരിക്കുന്നു. പിന്നെന്താണ്? ജ്ഞാനം തന്നെ ഇരുട്ടിനെ മാറ്റുന്നത് വെളിച്ചമാണ്. അല്ല, ആ വെളിച്ചം പ്രകാശിക്കുന്ന വിളക്കാണോ മാറ്റുന്ന? അല്ല, വിളക്കിനത് കഴിയത്തില്ല. മറിച്ച് എന്താണ്? ആ വിളക്കിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ആ ശബ്ദവും ആ വക്താവോ അല്ല, മറിച്ച് അവിടെ പ്രകടമാകുന്ന വെളിച്ചം ജ്ഞാനം അതാണ്. അതാണ് വികല്പത്തെ മാറ്റുന്നതാണ് പറയുന്നു. സന്ദിഹ്യന്തെ കിം പരമ്പരമ പ്രതിപാദേന്റെ ആഘോസി അർത്ഥാന്തരം കിഞ്ചിതി തന്നിർണയായ. അത് നിർണയിക്കുന്നതിന് വേണ്ടി ദ്വിതീയ തൃതീയോപാദവും ആരംഭ്യതേ. ദ്വിതീയ തൃതീയ പാദങ്ങൾ ആരംഭിക്കുന്നു. എപ്പോഴും ബ്രഹ്മസൂത്രത്തെ വിചാരം ചെയ്യുമ്പോൾ ആ ശ്രുതിയുടെ പ്രാധാന്യത്തെ വ്യക്തമായി ധരിച്ചില്ലെങ്കിൽ ഇത് വ്യർത്ഥമാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് എന്താ കാര്യം? അത് മനസ്സിലാക്കിയാലേ എന്തുകൊണ്ട് തത്വജ്ഞാനത്താൽ മോക്ഷമെന്ന് പറയുന്നു എന്നുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ. പക്ഷെ അതിന് പ്രചാരം കിട്ടിയിട്ടില്ല, നമ്മൾ ധരിച്ചിട്ടില്ല. എന്തുകൊണ്ട് ആൾക്കാർ ഈ വേദാന്ത വിചാരത്തിൽ വിമുഖരാകുന്നു? കാരണം തത്വജ്ഞാനത്തിന്റെ ഉപായമായി മറ്റ് പലതുമാണ് ധരിച്ചിരിക്കുന്നത്, മറ്റു പലതിനെയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതല്ല, അതിനുപായം ഈ വേദാന്ത വിചാരം മാത്രമേ ഉള്ളൂ, ശ്രവണം അല്ലെങ്കിൽ വിചാരം. അത് ശരിയായി ധരിച്ചില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമെന്ന് തോന്നും. അദ്വൈത മുക്തി ഇതുകൂടാതെ ഒരാൾക്ക് സാധിക്കത്തുമില്ല. വേദാന്ത ശ്രവണവും വിചാരവും കൂടാതെ ഒരുവന് സാധ്യമേ അല്ല. വേറെന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്താലും ശരി. ഭാഷകാരൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മുക്തി പലർക്കും ഉണ്ട് പലതരത്തിൽ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചാർവാകനെ സംബന്ധിച്ച് നല്ല ഭക്ഷണം കഴിക്കുന്നതാണ് മുക്തി. അതുപോലെ ഇവിടെ പറയുന്ന നിശ്ചരയസം എന്ന് പറയുന്ന ആ മുക്തി, അതിന് തത്വജ്ഞാനം, അതിന് ശ്രവണ മനനങ്ങൾ, അതാണ്. ഇനി എന്താണ് അസ്പഷ്ടവാക്യങ്ങൾ? അത് പറയുന്നു, സർവത്ര പ്രസിദ്ധ ഉപദേശ. മുമ്പ് വന്നതുപോലെ തന്നെ ഇത് ഒന്നാമത്തെ അധികരണമാണ്, തുടങ്ങുന്ന ആദ്യത്തെ സൂത്രമാണ്. അതിന് വ്യാഖ്യാനിക്കുന്നതും ആമ്നായതെ, ശ്രുതി ഇങ്ങനെ പറയുന്നു. അമ്നായ എന്ന് പറഞ്ഞാൽ ശ്രുതി. അമ്നായത്തെ ശ്രവിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു സ്വാധ്യായ പരമ്പരയിലൂടെ. ഇതിങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇതിനെ അമ്നായം എന്ന് പറയുന്നു, വേദത്തിന് പേര് വന്നത്. സ്വാധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാധ്യയനം, ഗുരുമുഖത്ത് നിന്നുള്ള വേദാധ്യയനം, അതിന് സ്വാധ്യായം എന്ന് പറയുന്നു. വേദശബ്ദങ്ങളെ അധ്യയനം ചെയ്യുന്നതുകൊണ്ട് ആ വേദശബ്ദങ്ങൾക്കും സ്വാധ്യായം എന്ന് പേരുണ്ട്. അധ്യയനം ചെയ്യുന്ന ആ പ്രവൃത്തി, അതിനും സ്വാധ്യായം എന്നുണ്ട്. അപ്പോൾ വേദം ഇങ്ങനെ പഠിച്ചു വരുന്നു എന്നാണ്, വേദം ഇങ്ങനെ ചൊല്ലി വരുന്നു പരമ്പരയായി അനാദിയായി. ഇങ്ങനെ സർവം ഖല്ലിതം ബ്രഹ്മ തജ്ജല്ലാനിതി ശാന്ത ഉപാസീത അതൊക്കെ ക്രതുമയ പുരുഷോ യഥാക്രതുരസ്മിൻ ലോകേ പുരുഷോ ഭവതി തഥാ ഇത പ്രേത്യ ഭവതി സ ക്രതും കുർവീത മനോമയ പ്രാണശരീരോ ഭാരൂപ ഇത്യാദി. സർവം ഖലിതം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത, ഇത് നമ്മൾ ചാന്തോക്യത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇവിടെ അതിനെ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ഇതം സർവം, ഈ കാണുന്ന സർവവും ബ്രഹ്മ, ഈ കാണുന്ന സർവവും ബ്രഹ്മമാണ് എന്ന് ഉപാസിക്കുക, എന്ന് ധ്യാനിക്കുക, ഒന്ന് അറിയുക, ധ്യാനിക്കുക. അറിഞ്ഞാൽ, ബോധമുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ബോധത്തിന് വേണ്ടിയിട്ടാണ്. അത് ഉപാസനയ്ക്ക് വേണ്ടിയും പറയാം, ജ്ഞാനത്തിന് വേണ്ടിയും പറയാം. മുഖ്യം ജ്ഞാനം എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത് ഉപാസന, അത് തന്നെ പലതരത്തിൽ ബ്രഹ്മത്തിന്റെ ഉപാസന, പ്രത്യേകിച്ചും പ്രതീകങ്ങളെയൊന്നും നിർദ്ദേശിക്കാതെ പ്രണവം പോലെയുള്ള പ്രതീകങ്ങളെയൊന്നും നിർദ്ദേശിക്കാതെ ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തെ വെളിപ്പെടുത്തിയിട്ട് ഉപാസിക്കാൻ പറയുമ്പോൾ, ഉപാസിക്കുക എന്ന് പറയുന്ന എന്താണ് അവിടെ? അവിടെ വിചാരം തന്നെയാണ് ഉപാസന. കാരണം അവിടെ ബ്രഹ്മത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, ആ ബ്രഹ്മബോധത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിലെ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപാസന, വിചാരൂപത്തിലുള്ള ഉപാസന. പക്ഷെ ഒരാൾക്ക് അങ്ങോട്ട് അടുക്കാനേ കഴിയുന്നില്ല. അത് ചിലർ പറയും, ഇത് എന്റെ തലയിൽ കയറുന്നില്ല പറഞ്ഞിട്ടും. എന്താ കുഴപ്പം? തലയുടെ തകരാറാണ്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ശ്രവണം അതിന് മനസ്സഹിക്കുന്നില്ല, മനനം അതിന് മനസ്സഹിക്കുന്നില്ല. പിന്നെന്താ ചെയ്യാന്നുള്ളത്? ധ്യാനിക്കാം. ധ്യാനിക്കുക എന്ന് പറയുമ്പം ആ ഒരു കാര്യത്തെ മനസ്സിലാവർത്തിക്കുക. അത് ഏത് വിവേകമില്ലാത്തവനും ചെയ്യാം, അതിന് വിവേകത്തിന്റെ ആവശ്യമില്ല. തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അതിന് വിവേകത്തിന്റെ ആവശ്യമില്ല. എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് അതിനെ ഗ്രഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. കേൾക്കുന്നു, പിന്നെ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അർത്ഥമൊന്നും അതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കേട്ടത് പറയുന്നു. ഇതാണ് ഉപാസനയുടെ പ്രത്യേകതയും ഉപാസനയുടെ യോഗ്യതയും. എന്താണോ ബോധിപ്പിക്കുന്നത് അതിനെ ആവർത്തിക്കും. അങ്ങനെ ആവർത്തിക്കുമ്പോൾ തന്നെ പ്രതീക്ഷിക്കും, ഇതിൽ നിന്നെന്തോ വലുതായൊരു ഫലം ഇനി ഉണ്ടാകും, ഉണ്ടാകാം. ശ്രുതിയാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഫലത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടായിത്തീരും. വിവേകം അങ്ങനെയല്ല, അത് കേവലമായ ആവർത്തനമല്ല, ഒന്നിന്റെ ആവർത്തനമല്ല. അത് വിവേകപൂർവകമായിട്ടുള്ള ചിന്തയാണ്. പറഞ്ഞല്ലോ, ആവർത്തിക്കുന്നതിന് വിവേകത്തിന്റെ ആവശ്യമില്ല. സാളഗ്രാമം, അത് വിഷ്ണുവാണ് എന്ന് ധ്യാനിക്കുക. സാളഗ്രാമം വിഷ്ണുവാണ്, സാളഗ്രാമം വിഷ്ണുവാണ്, ഇത്തരത്തിൽ മനസ്സുകൊണ്ട് ആവർത്തിക്കുക. അതിൽ നിന്ന് വേറിട്ടൊരു വിവേകത്തിന്റെ ആവശ്യം ഇവിടെയില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പൂർവപക്ഷ സമാധാനം വന്നില്ലേ, ചിന്തിക്കുന്നു അത് ശരിയാകുമോ. ചിന്തിക്കാൻ കഴിയില്ലാത്തവന് ചിന്തിക്കാൻ പറ്റാത്തവന് ഉപാസന മതി. ചിന്തിക്കാൻ കഴിയുമെന്നുള്ളവന് ചിന്തിക്കാൻ ശേഷിയുള്ളവന് വിചാരം മതി. ഫലം യോഗ്യതയ്ക്കനുസരിച്ച് കൊണ്ടിവിടെ പറയുന്നു ഉപാസിക്കുക തജ്ജലാനിതി. അതുമാണ് വിശദീകരിച്ചു തജ്ജത്വ തല്ലത്വ തദനത്വ ഇതം സർവം ബ്രഹ്മ. ഈ കാണുന്ന സർവവും ബ്രഹ്മമാണ്. തജ്ജത്വ അതിൽ നിന്നുണ്ടായതുകൊണ്ട് ഈ കാണുന്ന സർവവും. തല്ലത്വ അതിൽ എല്ലാം വിലയിക്കുന്നതുകൊണ്ട്. തദനത്വ അതിൽ എല്ലാം ചേഷ്ടിക്കുന്നതുകൊണ്ട്. അനപ്രാണനെ ചേഷ്ടാർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം അതിൽ നിന്നുണ്ടായി വരുന്നു, ഇതെല്ലാം അതിൽ നിന്ന് ചേഷ്ടിക്കുന്നു, അതിൽ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം അതിലേക്ക് തന്നെ വിലയം പ്രാപിക്കുന്നു. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എവിടെയാണോ സംഭവിക്കുന്നത് ആ സ്ഥാനം ആ ബ്രഹ്മം അത് തന്നെയാണ് ഇതെല്ലാമായിരിക്കുന്നത് എന്നറിഞ്ഞിട്ട് ശാന്ത അവിടെ ഞാൻ നീ എന്നുള്ള ഭേദമില്ല. ഞാനും നീ എന്നുള്ള ഭേദമുള്ളിടത്താണ് രാഗവും ദ്വേഷവും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആർക്കാ രാഗദ്വേഷങ്ങളുണ്ടാകുന്നു. ഭേദബുദ്ധി ഉള്ളിടത്താണ് എനിക്കിഷ്ടമുള്ളവനുണ്ട് അനിഷ്ടമുള്ളവനുണ്ട്. ഇഷ്ടമുള്ളവൻ്റെ അടുത്ത് രാഗം വരും, അനിഷ്ടമുള്ളവൻ്റെ അടുത്ത് ദേഷ്യം വരും. അദ്വൈതമെന്ന് പറയുന്നത് ആദ്യമായി അന്യത്വ ബുദ്ധിയെ നിരാകരിക്കുകയാണ്. അതിൻ്റെ പ്രധാനമായ അതെന്താണ്? ആ രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അന്യത്വ ബുദ്ധിയെ നിലനിർത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ശരി, അവിടെ രാഗദ്വേഷങ്ങൾ വർദ്ധിക്കത്തേയുള്ളൂ. മറ്റ് സാധനാ സമ്പ്രദായങ്ങളും അദ്വൈതവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അദ്വൈത ബോധത്തോടുകൂടി വേണം മറ്റേത് സാധനാ സമ്പ്രദായങ്ങളും അനുഷ്ഠിക്കാൻ. ഇപ്പം ഇവിടെ പറയുന്ന ഭക്തി ആയാലും ശരി, കർമ്മയോഗമായാലും ശരി, ഉപാസനകളായാലും ശരി, അദ്വൈതി പറയുന്ന ഇതെല്ലാം അദ്വൈത ബോധത്തിൽ നിന്നുകൊണ്ട് വേണം. അജ്ഞനാണ് ശരി, തനിക്ക് തത്വത്തെ അറിയില്ല, അതുകൊണ്ടാണ് തനിക്ക് ഭക്തിയും കർമ്മയോഗവും മറ്റ് യോഗങ്ങളും എല്ലാം ആവശ്യമായിരുന്നു. പക്ഷേ ശ്രുതിയെ ശ്രവിക്കുന്നതിനും ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനും ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം പ്രഥമമായി ആ തത്വത്തെ ഗ്രഹിക്കുക. എങ്ങനെയുള്ള ബോധം? ഭേദബുദ്ധിയെ നശിപ്പിക്കുന്ന ബോധം. എന്തിന്? രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് കർമ്മയോഗത്തെ കുറിച്ച് പറയുന്നിടത്തും അവിടെ തത്വത്തെ പറയുന്നു. കർമ്മയോഗം അജ്ഞനാണ് ഉപദേശിക്കുന്നത്, പക്ഷെ അവിടെ തത്വത്തെ പറയുന്നു. എന്നിട്ട് പറയുന്നു ഈ തത്വത്തെ ധരിച്ചുകൊണ്ട്, ഈ തത്വത്തെ നിനക്ക് ധരിക്കുന്നതിനുള്ള ശേഷിയില്ലെങ്കിൽ ഈ തത്വത്തെ ഭാവന ചെയ്തുകൊണ്ട്, ഈ തത്വത്തെ ഉപാസിച്ചുകൊണ്ട് കർമ്മങ്ങളെ അർപ്പിക്കുക ഈശ്വരന്. മാം അനുസ്മര യുദ്ധിച്ച എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. അപ്പോൾ അദ്വൈത ബോധത്തിൽ അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? ഞാൻ നീ എന്നുള്ള ഭേദബുദ്ധിയിൽ അല്ല അവൻ പ്രവർത്തിക്കുന്നത്. അത് ഏത് ലോകോപകാര പ്രവൃത്തികളായാലും ശരി, പറയുന്നു നീ അന്യന് ഗുണം ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ താൻ വേറെ അന്യൻ വേറെ എന്നുള്ള ബോധത്തോടുകൂടി ഗുണം ചെയ്യാൻ പോകുമ്പോൾ ഗുണം ചെയ്യാൻ പറ്റും, പക്ഷേ അന്യനോട് ഇഷ്ടമുണ്ടാകാം, അനിഷ്ടമുണ്ടാകാം. ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് രാഗവും ദ്വേഷവും ഉണ്ടാകാം. രാഗവും ദ്വേഷവും ഉണ്ടാകുന്നതനുസരിച്ച് മനസ്സ് കലുഷിതമാകും. അപ്പോൾ എന്താണ്? അന്യന് ഉപകാരം ചെയ്യാൻ പോയിട്ട് തനിക്ക് ഉപദ്രവമായി മാറി. അങ്ങനെയാണ് സാറിന് കാണുന്നത്. അതുകൊണ്ട് കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം പറയുന്ന എന്താണ്? ആത്മാവിന്റെ ഏകത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, നീ കർമ്മത്തെ ചെയ്യുക. ആ കർമ്മയോഗത്തിന്റെ വിശദീകരണങ്ങളിലാണ് വരുന്നത്, അതിന്റെ വ്യാഖ്യാനങ്ങളിലാണ് വരുന്നത്, പരോപകാരം മറ്റും. പക്ഷെ അത് സാധാരണ രീതി ചെയ്യുന്ന പോലെ അല്ല, പരൻ എന്ന് കണ്ടുകൊണ്ടല്ല ഉപകാരം ചെയ്യുന്നു. സർവഭൂതങ്ങളെയും തന്റെ സ്വരൂപത്തിൽ ഉപാസിച്ചുകൊണ്ടാണ് അവൻ അന്യന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതാണ് മറ്റുള്ളവർ ചെയ്യുന്ന പരോപകാരവും. ഇവിടെ പറയുന്ന ശാസ്ത്രീയമായ കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസം, അന്യത്വ ബുദ്ധി വന്നോ രാഗവും ദ്വേഷവും വരും, ഇഷ്ടാനിഷ്ടങ്ങൾ വരും. അത് വന്നോ മനസ്സ് കലങ്ങും, അത് കലങ്ങിയോ അശാന്തസി കുത്തസുഖം, അത് ചെയ്യുന്നതിൻ്റെ ഫലം അവന് കിട്ടാതെ പോകും. നമ്മുടെ അനുഭവത്തിലും അങ്ങനെ തന്നെ, അന്യനെന്നുള്ള ബുദ്ധിയോടുകൂടി ആരെങ്കിലും സേവിക്കാൻ പോയി കഴിഞ്ഞാൽ തീർന്നു, അതോടുകൂടി എല്ലാ നാശങ്ങളുടെയും തുടക്കമായി. അവിടെയും പറയുന്നത് എന്താണ്? ഈശ്വരീയ ബുദ്ധിയിൽ, പരമാത്മബുദ്ധിയിൽ, ഏകത്വ ബുദ്ധിയിൽ മാത്രമേ അത് പാടുള്ളൂ. അതുകൊണ്ട് പറയുന്നു ശാന്ത ഉപാസിത, ഉപാസിക്കാം ധ്യാനിക്കാം, പക്ഷെ അത് ശാന്തനായിട്ടായിരിക്കണം. പിന്നെ വ്യവഹാര മധ്യത്തിൽ നിന്നുകൊണ്ട് വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുവൻ വ്യവഹാരത്തിന്റെ തട്ടും മുട്ടും എല്ലാം ഏൽക്കുമ്പോൾ എങ്ങനെ അവന് ശാന്തനായി ധ്യാനിക്കാൻ പറ്റും? ശാന്തനായി ധ്യാനിക്കണമോ, അവനിൽ ഉള്ളിൽ അദ്വൈത ബോധം ഉണ്ടാകണം. ആ ശാന്ത, അത് എങ്ങനെ ശാന്തി കൊടുക്കുന്നു? അവിടെ ശത്രുവും മിത്രവും ഇല്ല. ശത്രുവും മിത്രം ഇല്ല എന്ന് പറയുമ്പോൾ തന്റെ അറിവിൽ അല്ലെങ്കിൽ തന്റെ ഭാവനയിലെങ്കിലും ഇല്ല. ബാഹ്യമായ ശത്രുവും മിത്രവും നിന്നാലും ശരി, അതവന്റെ മനസ്സിന്റെ ശാന്തിയെ കെടുക്കുന്നില്ല. എന്തുകൊണ്ട്? അവന്റെ ഭാവനയിൽ അതില്ല. ലോകം അങ്ങനെയാണ്, ശിഷ്ടന്മാരും ദുഷ്ടന്മാരും എല്ലാം ലോകത്തുണ്ട്, ശത്രുകൊണ്ടും മിത്രകൊണ്ടും എല്ലാം ഉണ്ട്. പക്ഷെ തന്റെ ഭാവനയെ അത് നശിപ്പിക്കരുത്. അതുകൊണ്ട് എന്ത് വേണം? അവിടെ അദ്വൈത ഭാവന വേണം. അതുകൊണ്ട് ശാന്ത ഉപാസിക, ശാന്തനായി ഉപാസിക്കുക, ശാന്തനായി ധ്യാനിക്കുക. അതാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന എത്ര പേർക്ക് മനസ്സിന് ശാന്തിയുണ്ട്? ശാന്തിയില്ലാതെ ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഫലം? അദ്വൈത ബോധം കൂടാതെ എങ്ങനെ ഈ രാഗദ്വേഷങ്ങൾ മനസ്സിൽ നിന്ന് പോകും? അല്ല, അദ്വൈത ബോധമുള്ളവർക്കും രാഗദ്വേഷങ്ങളില്ലേ? ശരി, അദ്വൈത ബോധമുള്ള ഒരാളിൽ നിങ്ങൾ രാഗദ്വേഷത്തെ കാണുന്നുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ അവിടെ അദ്വൈത ബോധമില്ല എന്ന് മനസ്സിലാക്കും. പിന്നെ അന്യനിലിരിക്കുന്ന അദ്വൈത ബോധത്തെ അന്യന് ഗ്രഹിക്കാൻ പറ്റത്തില്ല, തന്നിലിരിക്കുന്ന അദ്വൈത ബോധത്തെ തനിക്കേ ഗ്രഹിക്കാൻ പറ്റും. കൊണ്ടൊരുവനിൽ അദ്വൈത ബോധവും രാഗദ്വേഷവും ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അന്യന്റെ രാഗദ്വേഷങ്ങളെയും, അത് ആന്തരികമാണ് സൂക്ഷ്മമാണ്, തനിക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ബാഹ്യമായ ചില ലക്ഷണങ്ങൾ കണ്ടിട്ട് ഊഹിക്കുകയാണ് അവന്റെ ഉള്ളിൽ രാഗമുണ്ട്, അവന്റെ ഉള്ളിൽ ദ്വേഷമുണ്ട്, അത് പരമാർത്ഥമായി കൊള്ളണമെന്നില്ല. ഉള്ളിൽ സ്വച്ഛതയും ശാന്തിയും ഇരിക്കുന്നത് ബാഹ്യമായ പ്രവൃത്തി കൊണ്ടറിയാൻ പ്രയാസമാണ്. ബാഹ്യമായ പ്രവൃത്തികൾ, ചേഷ്ടകൾ ഏത് തരത്തിലായാലും ശരി, ഉള്ളിൽ ശാന്തമായിരിക്കും. അതാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നു, നമേ കർമാണി ലംബന്തി നമേ കർമ്മഫലേ സ്പൃഹ. അപ്പോൾ അവിടെ എന്താണ്? ഭഗവാന്റെ ഉള്ളിൽ എങ്ങനെ ശാന്തമായിരിക്കുന്നു, പക്ഷേ ബാഹ്യമായി ഘോരമായ യുദ്ധവും നടന്നു. അപ്പൊ അതൊന്നും പരസംവേദ്യമല്ല അക്കാര്യങ്ങളും. അവനവനെ ഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ പറയുന്നു ആ ദ്വൈതബോധത്തോടുകൂടി അതിലാണ് സർവ്വവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തജ്ജലാൻ അതിന്ന് തജ്ജത്വാ അതിൽ നിന്ന് ലയിക്കുന്നു, തല്ലത്വാ അതിൽ ലയിക്കുന്നു, തദനത്വാ അതിൽ ചേഷ്ടിക്കുന്നു. അതുകൊണ്ട് സർവ്വവും ബ്രഹ്മമാണ് എന്നുള്ള ബോധത്തിൽ, ആ ബോധത്തിൽ രാഗദ്വേഷങ്ങളെല്ലാം കളഞ്ഞ് ശാന്തനായി ഉപാസിക്കുക. ഇനി ഉപാസിക്കുകയാണെങ്കിലും അത് തന്നെ ചെയ്യും. അറിയുന്നെങ്കിൽ അത് കാര്യം വേറെ. അതുകൊണ്ട് കൃതുമയ പുരുഷോ, പുരുഷൻ സങ്കല്പപ്രധാനനാണ് അല്ലെങ്കിൽ സങ്കല്പവികാരമാണ്, രണ്ടു തരത്തിലും അർത്ഥം പറയാം. ഈ ജീവൻ പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്, സങ്കല്പവികാരമാണത്. പൂർവപൂർവ സങ്കല്പങ്ങൾക്കനുസരിച്ചാണ് താനിപ്പോ ഇരിക്കുന്നത് അല്ലേ. തന്റെ എന്താണോ തന്റെ സങ്കല്പം, എന്താണോ താൻ ഭാവിച്ചത്, അത് തന്നെ ആയി താൻ ഭാവിച്ചിരിക്കുന്നു. ഏതൊരു രൂപത്തിൽ തന്നെ ഭാവിച്ചോ ആ രൂപത്തിൽ ഭവിച്ചിരിക്കുന്നു. കാമിക്കുന്നവൻ കാമിയായി ഭവിക്കുന്നു, ക്രോധിക്കുന്നവൻ ക്രോധിയായി ഭവിക്കുന്നു. എന്ത് വികാര വിചാരങ്ങളോടാണോ തന്റെ അന്ധകരണം താതാത്മ്യപ്പെട്ടിരിക്കുന്നത്, ഈ വികാര വിചാരങ്ങളെല്ലാം അന്ധകരണത്തിൽ പ്രകടമാകുന്നു. താൻ അതിനോട് താതാത്മ്യപ്പെടുന്നു, ഉള്ളിൽ കാമം പ്രകടമാകുന്നു. താൻ അതിനോട് താതാത്മ്യപ്പെട്ട് സ്വയം കാമിയായി, ഉള്ളിൽ ക്രോധം പ്രകടമായി, ഉടനെ താൻ അതിനോട് താതാത്മ്യപ്പെട്ട് ക്രോധിയായി. അങ്ങനെ ഇരിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ താൻ കർത്തുമയനായിരിക്കുന്നു, സങ്കല്പമയനായിരിക്കുന്നു, സങ്കല്പമാകുന്ന പ്രാധാന്യത്തോടു കൂടിയവനായിരിക്കുന്നു. അപ്പൊ തന്റെ അന്ധകരണം എന്നുള്ളതല്ല മുഖ്യം, തന്റെ അന്ധകരണത്തോട് താൻ എങ്ങനെ താതാന്യപ്പെടുന്നു എന്നുള്ളതാണ്. അക്രതു സങ്കല്പം നിശ്ചയം എങ്ങനെ തന്നിൽ ഭവിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അതുകൊണ്ടൊരാൾ ശാന്തനായി ഉപാസിക്കുകയാണെങ്കിൽ അയാളുടെ സങ്കല്പ വികാരങ്ങൾ ശാന്തിയായിരിക്കും. അയാൾ സങ്കല്പത്തിൽ അയാളിൽ പ്രാധാന്യം ശാന്തിക്കായിരിക്കും. ഒരാൾ എന്തൊക്കെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും നടക്കുന്നില്ല, അയാൾ അസ്വസ്ഥനായിരിക്കുന്നു. ജാഗ്രത ഉണർന്നു വന്നു കഴിഞ്ഞാൽ ഉടൻ മനസ്സിൽ അസ്വസ്ഥതകളും കടന്നു വരും, സ്വസ്ഥതയില്ല. എവിടെ പോയിട്ട് സ്വസ്ഥതയില്ല, ഗീത പഠിച്ചിട്ട് സ്വസ്ഥതയില്ല, ആശ്രമത്തിൽ പോയിട്ട് സ്വസ്ഥതയില്ല, ഗുരുവിനെ സേവിച്ചിട്ട് സ്വസ്ഥതയില്ല. എന്തുകൊണ്ട്? അവൻ കർത്തുമയനായി, അവന്റെ പൂർവ്വ സങ്കല്പങ്ങളാണ് അവനെ ഇങ്ങനെ ആക്കിയിരിക്കുന്നു. അശാന്തനായിരിക്കുന്നത് അതുകൊണ്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. അവൻ കർത്തുമയനാണെന്ന് പറയുന്നത് എന്തിന്? ഇപ്പോഴത്തെ അശാന്തിക്കെല്ലാം കാരണം പൂർവ്വപൂർവ്വ സങ്കല്പങ്ങളാണെങ്കിൽ ഭാവിയിൽ എങ്ങനെ വരണമെന്ന് താൻ തീരുമാനിക്കുന്നു. അവിടെ അതനുസരിച്ച് തന്റെ സങ്കല്പങ്ങളെ രൂപപ്പെടുത്തുക, കൃതപ്രധാനനായി തീരുക, സങ്കല്പപ്രധാനനാകുക. അപ്പോൾ അവിടെ എന്തിനെ ശാന്തി ഉപാസിക്കണം? അദ്വൈതബോധത്തെ ഉപാസിക്കണം. അദ്വൈതബോധത്തിലൂടെ രാഗദ്വേഷങ്ങളെ മനസ്സിൽ നിന്നും മാറ്റി നിർത്തണം. അങ്ങനെ ശാന്തിയാകുന്ന കർത്തൃ സങ്കല്പത്തോടു കൂടിയവനായി കഴിഞ്ഞാൽ ഇവിടെ ശാന്തിയായി ജീവിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അത് സാധ്യമല്ല. അവനവന്റെ ഉള്ളിൽ അതുണ്ടെങ്കിലും വേറെ ആർക്കും അത് കൊടുക്കാനൊന്നും പറ്റത്തില്ല. മറ്റുള്ളവരൊക്കെ ചില നിമിത്തങ്ങളായി ചില വഴികളൊക്കെ പറഞ്ഞു തരും, ചിലതൊക്കെ സഹായിക്കും, അല്ലാതെ ഇതൊന്നും ആർക്കും നൽകാൻ സാധ്യമല്ല. മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അത് വലുതാണ്, അവിടെയാണ് ഗുരുവിന്റെ ആവശ്യം വരുന്നത്. ആത്യന്തികമായ എന്താണ്? തന്റെ ഉള്ളിൽ തന്നെ അതിന്റെ പ്രതിഷ്ഠ സംഭവിക്കണം, സ്ഥിരത സംഭവിക്കണം. അതിലൂടെ പറയുന്നത് എന്താണ്? പുരുഷസ്യ ധ്യാന വികാര, ഈ പുരുഷൻ, ഈ ജീവൻ എന്ന് പറയുന്നത് അവന്റെ സങ്കല്പത്തിന്റെ തന്നെ ഒരു വികാരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? യഥാകൃതിരസ്മിൻ ലോകെ പുരുഷോഭവതി, ഇവിടെ ഇപ്പോൾ ഏത് സങ്കല്പത്തോടു കൂടിയാണോ ഇരിക്കുന്നത്, കൃതസങ്കല്പം, വിചാരവികാരങ്ങൾ, ആ നിശ്ചയാത്മകമായ വിചാരവികാരങ്ങളെയാണ് പറയുന്നത് കൃതവും. തഥാ ഇതഹ പ്രേത്യ, മരിച്ചതിന് ശേഷം ഭവതി അതുപോലെ തന്നെ ആയിത്തീരുന്നു, ആ സങ്കല്പത്തോടുകൂടി തന്നെ ആയിത്തീരുന്നു. എം എം വാപിസ്മരൻ ദേഹം, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് സക്രതും ഗുർവീത, അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇവിടെ നീ സങ്കല്പത്തെ ചെയ്യുക. ശാന്ത സങ്കല്പത്തെ ചെയ്യുക, രാഗദ്വേഷരഹിതമായ സങ്കല്പത്തെ ചെയ്യുക, ഏകത്വ ബുദ്ധിയെ ശീലിക്കുക, അങ്ങനെ മനസ്സിൽ ശാന്തിയെ ആവാഹിക്കുക. ഈ രാഗദ്വേഷങ്ങളുടെ ഇളക്കത്തിൽ നിന്നും മനസ്സിനെ മുക്തമാക്കുക. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ മനസ്സ് ശാന്തമാകുന്നില്ല, അതിനാ പറഞ്ഞു പ്രേത്യഭവതി. ഇത് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ്, മരിച്ചതിന് ശേഷം കിട്ടിയതാണ്. ഈ അസ്വസ്ഥതയ്ക്ക് വേണ്ടതെല്ലാം മുമ്പ് ചെയ്തു വച്ചിട്ടുണ്ട് മനസ്സ്, പിന്നെ ഇവിടെ അസ്വസ്ഥയല്ലാതെ എന്ത് വരും? ഇനിയെങ്കിലും ഇത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ കൃതം കുർവീത, അതിനനുസരിച്ചുള്ള അദ്വൈത സങ്കല്പത്തെ ചെയ്യുക. ഞാൻ നീ എന്നുള്ള ഭേദബുദ്ധിയെ കളയുക. ആ ഭേദബുദ്ധി ആശ്രയിച്ചുള്ള ഉപാസനകളെ, കർമ്മങ്ങളെ, അനുഷ്ഠാനങ്ങളെ എല്ലാം ഉപേക്ഷിക്കുക. തൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭേദബുദ്ധിയോടുകൂടി ഒന്നും ചെയ്യാൻ പാടില്ല. എന്തുപാസനയാലും ശരി, ഏത് ദേവതയെ ഉപാസിച്ചാലും, ഏത് ഗുരുവിനെ ഉപാസിച്ചാലും, എല്ലാം എന്താണ്? ആ അദ്വൈത ബുദ്ധി ചെയ്ത്. എന്നാൽ ഈ രാഗദ്വേഷങ്ങളിൽ നിന്ന്, അതിൻ്റെ ഫലമായിരിക്കുന്ന സുഖദുഃഖങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് പഴയതിൻ്റെ ബാക്കി, ഇനി കിട്ടാൻ പോകുന്ന ഇതിൻ്റെ ബാക്കി. അതുകൊണ്ട് പറയുന്നു സക്രതും കുറവീത, ശാന്തനായി ഉപാസിക്കുക, ശാന്തിയെ തന്നെ ഉപാസിക്കുക, അതിനുള്ള വഴിയെക്കുറിച്ച് ചിന്തിക്കുക. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഏത് പ്രവൃത്തി ചെയ്താലും ശരി, അവിടെ ശാന്തിയെ നിലനിർത്താൻ ശ്രമിക്കുക. ധ്യാനവും അങ്ങനെയാണ്. ഒരാൾ ധ്യാനിക്കുന്നു, അയാൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജന്മത്തിൽ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, എന്നിട്ടും എന്താ എനിക്ക് കഷ്ടപ്പാട്, ദുഃഖം. അപ്പോൾ എല്ലാം പഴയതിൻ്റെ ബാക്കി. അത് പഴയതെന്ന് ഒരു ചെയ്തു, പൂർവ്വജന്മം വേണ്ട, ഇന്നലത്തിൻ്റെ ബാക്കി നടത്താൻ മതി. പൂർവ്വജന്മത്തെക്കുറിച്ച് ആർക്കും ഉറപ്പില്ലല്ലോ. എന്തുകൊണ്ട്? മനോമയഹ പ്രാണശരീര ഭാരൂപ പറയുന്നു. അതെങ്ങനെ പറയുന്നു? ഇവിടെ തുടക്കം ബ്രഹ്മമെന്നാണ് പറഞ്ഞിരിക്കുന്നു. എങ്ങനെ ധ്യാനിക്കണം? മനോമയനായി, സങ്കല്പമയനായി, പ്രാണശരീരം, പ്രാണമാകുന്ന ശരീരത്തോടുകൂടിയവനായി, ഭാരൂപം, പ്രകാശസ്വരൂപനായി, സത്യസങ്കല്പനായി, അന്തർഹൃദയധ്യേയം, ഹൃദയ അന്തരത്തിൽ ഈ പുരുഷൻ ധ്യാനിക്കണം. എന്നുവെച്ചാൽ ശാന്ത ഉപാസീത, ശാന്തമായി ധ്യാനിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സത്തായ ധ്യാനമായിരിക്കണം. അതിനധികാരിയായിട്ടുള്ളവൻ അതിനുവേണ്ടിയിട്ട് പറയുന്നു. മനോമയനായും പ്രാണശരീരനായും എല്ലാം ധ്യാനിക്കുക, സത്യസങ്കല്പനായി ധ്യാനിക്കുക, സദ്ഭാവങ്ങളെ ധ്യാനിക്കുക. അതും ഇടയ്ക്കിതും പറയുകയാണ്, ഈ അധികരണം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. തത്വത്തെ ഉപദേശിക്കുന്നു, തത്വത്തെ ശ്രവിക്കുന്നു, തത്വത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അതിൻ്റേതായ യാതൊരു വിശേഷതയും തനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് ധ്യാനിക്കുക. അത് പ്രാഥമികമായൊരു യോഗ്യതയാണ് തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള. അപ്പോൾ സദ്ഭാവങ്ങളെ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ച് മനസ്സ് സങ്കല്പമയനായിരിക്കുന്ന ആ മനസ്സാ സദ്ഭാവങ്ങളോട് താതാത്മ്യപ്പെട്ട് ഉള്ളിലെ രാഗദ്വേഷങ്ങളെല്ലാം കുറഞ്ഞ് വിക്ഷേപങ്ങളെല്ലാം ഒടുങ്ങി ആ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത മനസ്സിന് വരട്ടെ. അതാണ് ഇവിടെ പറയുന്നത്. അത് ഉപാസനയെക്കുറിച്ച് പൊതുവായി പറഞ്ഞു. ഇവിടെ വരുന്ന എന്തിനാണ് ഉപാസിക്കേണ്ടത്? തത്ര സംശയ കിമിഹ മനോമയത്വാദി ധർമ്മ ഏഹി ശരീര ആത്മാ ഉപാസിത്വന ഉപദിശിതാഹോസിത് പരം ബ്രഹ്മേതി. ഈ ധ്യാനിക്കുന്നവർക്കല്ല, വിവേകശൂന്യമായി ധ്യാനിക്കുന്നവർക്കെല്ലാം പലപ്പോഴും അവരുടെ ധ്യാനം എന്ന് പറയുന്ന ഈ ജീവനായിരിക്കും. ഒരാളോട് ഉപദേശിച്ചു കൊടുക്കണം, നീ നിന്നെ തന്നെ ധ്യാനിക്കണം, നിന്റെ ഉള്ളിൽ എന്താണെന്ന് ധ്യാനിക്കണം, കണ്ണടച്ച് നിന്റെ ഉള്ളിലേക്ക് നോക്കുക. കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിന്റെ ഉള്ളിലൊരു പ്രകാശമുണ്ട്, ചൈതന്യ പ്രകാശം ഉള്ളിലുണ്ട്, അതിനെ ധ്യാനിക്കുക എന്നെല്ലാം ഉപദേശിച്ചു കഴിഞ്ഞാൽ ഒരാൾ ധ്യാനിക്കുന്നത് ജീവഭാവത്തെയായിരിക്കും, സർവാത്മഭാവത്തെ ആയിരിക്കത്തില്ല. അത് പോരാ, ധ്യാനിക്കേണ്ട ഉള്ളിൽ തന്നെയാണ്, കണ്ണടച്ച് തന്നെയാണ് ധ്യാനിക്കേണ്ടത്. ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെയാണ് ധ്യാനിക്കേണ്ടത്, പക്ഷേ അതിൻ്റെ പരമാത്മഭാവത്തെയാണ് ധ്യാനിക്കേണ്ടത്. എന്തുകൊണ്ട്? ഈ ജീവഭാവത്തെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ധ്യാനിക്കുന്നവൻ എന്നുള്ള അഭിമാനത്തോടുകൂടി ധ്യാനിക്കുമ്പോൾ എന്നെ മുമ്പിൽ അന്യൻ, ധ്യാനിക്കാത്തവൻ അല്ലെങ്കിൽ അന്യനായി ധ്യാനിക്കുന്നവൻ വേറെ ഇരിക്കുന്നു, ഞാൻ വേറെ നീ വേറെ. രാഗദ്വേഷങ്ങൾക്ക് ഇത് ധാരാളം മതി, മനസ്സിനെ അസ്വസ്ഥമാക്കാൻ ഇത് മതി. മറിച്ച് ആ പരമാത്മഭാവത്തിലാണെങ്കിലോ ധ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് പരമാത്മാവിനെ ധ്യാനിക്കണം, ജീവഭാവത്തെ ധ്യാനിക്കുന്നു. പലപ്പോഴും ഒരു ഉപാസകന് ധ്യാനത്തെ ഉപാസിച്ചു കൊടുക്കുമ്പോൾ അവൻ ഗ്രഹിക്കുന്ന തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ തുച്ഛമായിരിക്കുന്ന ജീവഭാവത്തെയാണെങ്കിൽ അവന് രക്ഷയില്ല, അവൻ രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല. ചൈതന്യമായി ധ്യാനിച്ചാലും ശരി, പ്രാണനായി ധ്യാനിച്ചാലും ശരി, മനോമയനായി ധ്യാനിച്ചാലും ശരി, എല്ലാ ജീവനെയും ധ്യാനിക്കാം. ജീവൻ ഇപ്പോൾ തന്നെ അവൻ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇനി അവനെ പ്രത്യേകിച്ച് ധ്യാനിച്ച് സാക്ഷാത്കരിക്കാനൊന്നുമില്ല. ഇനി അങ്ങനെ സാക്ഷാത്കരിക്കുന്നെങ്കിൽ തന്നെ എന്താണ്? ഈ ജ്ഞാനം ജീവന്റേതാണ്, സങ്കല്പം ജീവന്റേതാണ്, ഇങ്ങനെയെല്ലാം ധ്യാനിച്ചിട്ട് വിശേഷിച്ച് പ്രയോജനമില്ല. ധ്യാനിക്കേണ്ട ആ പരമാത്മഭാവത്തെയാണ്, എന്നിലും നിന്നിലും സർവത്ര ഏകരൂപത്തിലിരിക്കുന്ന സർവാത്മ സർവസ്വരൂപമായിരിക്കുന്ന ആ പരമാത്മഭാവത്തെയാണ് ധ്യാനിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്, ശരീരാത്മ ഉപാസ്യത്വന ഉപദിശിത ആഹോസി പരം ബ്രഹ്മ. എന്തിനാണ് ഇവിടെ ധ്യാനിക്കേണ്ടത്? ധ്യാനിക്കേണ്ടി വന്നാൽ ധ്യാനിക്കേണ്ടത് എന്തിനെ? സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് ന്യായമായിട്ട് കൊടുക്കാം. അതാണ് ആത്യന്തികമായി അറിയേണ്ടത്. നാം രൂപാത്മകമായിരിക്കുന്ന ഈ സർവവും ആ തത്വം തന്നെ, പക്ഷെ ജീവഭാവത്തിനുമാകാം. കിം താവത് പ്രാപ്തം ശരീര ഇതി, ജീവഭാവത്തിൽ ധ്യാനിച്ചാൽ മതി. കുതഹ തസ്യ ഹി കാര്യകരണാധിപതേഹ പ്രസിദ്ധോ മനാധിപി സംബന്ധോ ന പരസ്യ ബ്രഹ്മണ. ഉള്ളിലേക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന എന്താണ്? തന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്നതെന്ന് ഈ ശരീരത്തെ കിട്ടുന്നു, പിന്നീട് ഈ കർണങ്ങളെ കിട്ടുന്നു, മനസ്സിനെ കിട്ടുന്നു, ഇന്ദ്രിയങ്ങളെ കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യകർണങ്ങൾക്ക് അധിപതിയായിരിക്കുന്ന താൻ തന്നെ ധ്യാനിക്കും. അത് പ്രസിദ്ധമായിരിക്കുന്നു വെച്ചാൽ എല്ലാവർക്കും അറിയാം, തന്നെക്കുറിച്ചുള്ള ബോധം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇന്ന ഇന്ന ഗുണവിശേഷങ്ങളോടുകൂടിയവനാണ്, താൻ ഇന്ന ഇന്ന ദോഷത്തോടുകൂടിയവനാണ്, താൻ ഇന്ന ഇന്ന ശക്തിവിശേഷങ്ങളോടുകൂടിയവനാണ്, ഇങ്ങനെ തന്നെക്കുറിച്ച് തന്നെ അറിയുന്നു. ആത്മബോധം സർവർക്കുമുണ്ട്, പക്ഷെ അത് ജീവഭാവത്തെ ചുറ്റിപ്പറ്റിയാണെന്നേ ഉള്ളൂ. തസ്യ കാര്യകരണാധിപതേഹേ, താൻ കണ്ണുടെ ചുള്ളിലേക്ക് നോക്കിയാൽ കാണുന്ന എന്താണ്? കാര്യകരണങ്ങൾക്ക് അധിപതിയായിരിക്കുന്ന ഈ ജീവചൈതന്യമാണ്. അതാണല്ലോ ഇതിനെല്ലാം നിലനിർത്തിയിരിക്കുന്നത്. അതിനെന്താണ് പ്രസിദ്ധ മന അതിവി സംബന്ധം? മനസ്സും മറ്റുമായിട്ടുള്ള അതിൻ്റെ സംബന്ധവും പ്രസിദ്ധമാണ്. എന്തുകൊണ്ട്? എനിക്ക് സങ്കല്പമുണ്ട്, ഞാൻ ചിന്തിക്കുന്നു, എന്നെ തന്നെ അറിയുന്നില്ലേ? ഞാൻ വിചാരം ചെയ്യുന്നു, ഞാൻ ഗ്രഹിക്കുന്നു, ഞാൻ തത്വത്തെ ഗ്രഹിക്കുന്നു, ഇതെല്ലാം തന്നിലാണ്. മനസ്സംബന്ധമെന്ന് പറയുന്നത് തന്നിലാണ്. എന്നാ പരസ്യബ്രഹ്മണ, പരബ്രഹ്മമായിട്ട് ഇങ്ങനെ ബന്ധം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എന്റെ മനസ്സെന്ന് ഗ്രഹിക്കാം, പരബ്രഹ്മത്തിന്റെ മനസ്സെന്ന് ഗ്രഹിക്കാൻ പറ്റും? അത് പറ്റത്തില്ല. അപ്പോൾ ധ്യാനിക്കുന്ന എന്തിനാണ്? ജീവനെയാണ്. അതുപോലെ പരബ്രഹ്മത്തെ ധ്യാനിക്കണം, ആ സർവാത്മഭാവത്തെ ധ്യാനിക്കണം. അതിനുവേണ്ടി ഇവിടെ കളയേണ്ടതെല്ലാം കളയണം, ജീവഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ജീവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സങ്കല്പ വികല്പങ്ങളെയല്ല പരമാത്മഭാവത്തെയാണ് ധ്യാനിക്കേണ്ടത്. ന പരസ്യബ്രഹ്മണ അപ്രാണോ ഹ്യമന അശുഭ്ര ഇത്യാദി ശബ്ദിഭ്യം. വാസ്തവത്തിൽ എന്തുകൊണ്ട് അപ്രാണോ ഹ്യമന അശുഭ്ര? പ്രാണരഹിതനാണ്, മനരഹിതനാണ്, അത് ശുദ്ധനാണ്, സ്വച്ഛനാണ്. അതാണ് ധ്യേയമായിരിക്കുന്നത്, അതാണ് ഇവിടെ പരമാത്മാവായിരിക്കുന്നതാണ്. അതിന് ഈ മനസ്സും ഈ കാമക്രോധങ്ങളുമായും ഈ ഭേദബുദ്ധിയുമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. പരമാത്മാവിനെങ്ങനെ ഭേദബുദ്ധിയുമായിട്ട് ബന്ധം വരുന്നു? ഞാൻ എന്നെ ധ്യാനിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവൻ അന്യൻ ധ്യാനിക്കാതിരിക്കുന്നവനുണ്ട്. ഞാൻ എന്നിലെ പരമാത്മഭാവത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന സർവരും ആ പരമാത്മഭാവത്തിലാണ്. നാനാ ഇന്ദ്രിയങ്ങളോടും നാനാ മനസ്സോടും നാനാ വിഷയങ്ങളോടും കൂടി നാനാരൂപത്തിലിരിക്കുന്നതെല്ലാം എന്താണ്? ആ പരമാത്മഭാവമാണ്, പരമാത്മാവാണ്. അപ്പോൾ അവിടെ ഏതിനെ ധ്യാനിക്കും? ആ പരമാത്മഭാവത്തെയാണ്, ഈ നാനാരൂപത്തിലിരിക്കുന്ന പരമാത്മഭാവത്തെയാണ്. ആ ധ്യാനത്തിൽ എന്താണ്? ഈ പരമാത്മഭാവത്തെ സമീകരിച്ചാൽ പിന്നെ അവിടെ എങ്ങനെയാണ് രാഗദ്വേഷങ്ങൾ വരുന്നത്? നീ, ഞാൻ, എൻ്റേത്, നിന്റേത്, അങ്ങനെയുള്ള ഭാവങ്ങൾ എങ്ങനെ വരും? അത് വരത്തില്ല. ശ്രുതി എന്ന് പറയുന്ന അപ്രാണോ ഹ്യമന ശുഭ്ര, പ്രാണരഹിതനാണ്, മനസ്സരഹിതനാണ്, ശുദ്ധനാണ്. അതുകൊണ്ട് ഇവിടെ ഉപാസനയ്ക്ക് വേണ്ടി ഗ്രഹിക്കേണ്ടത് ഈ ശ്രുതി അധ്യയനം ചെയ്യുന്നു എന്നാ പരമാത്മഭാവത്തെയാണ്, അല്ലാതെ പരിച്ഛിന്നമായിരിക്കുന്ന ഈ ജീവഭാവത്തെയല്ല ധ്യാനിക്കേണ്ടത്. കണ്ണടയ്ക്കാൻ കുഴപ്പമില്ല, ഉള്ളിൽ തന്നെ ശ്രദ്ധിക്കാം. പക്ഷെ അവിടെ അറിയേണ്ടത് തന്നെ ആ പരമാത്മഭാവത്തെ, അതിനെ അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുക, ധ്യാനിക്കുക. നന്നു സർവം ഖലിതം ബ്രഹ്മ ഇതി സ്വശബ്ദേനൈവ ബ്രഹ്മ ഉപാത്തം പറയുന്നു. തുടക്കത്തിൽ തന്നെ സർവം ഖലിതം ബ്രഹ്മ എന്ന് പറഞ്ഞു, ഉപാസിക്കണമെന്ന് പറഞ്ഞ് ശാന്തനായി. അപ്പോൾ ബ്രഹ്മത്തെല്ലേ ഉപാസിക്കൂ? നിങ്ങളില്ലാത്തൊരു പൂർവക്ഷം കൊണ്ടുവന്നിട്ട് ജീവനെ ഉപാസിക്കുന്നു, അത് പാടില്ല എന്നല്ല എന്തിനു പറയണം? സ്വശബ്ദേന ബ്രഹ്മോപാത്തം കഥമിക ശരീരാത്മാ ഉപാസ്യ അശങ്കിത. ഈ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യത്തെ ഉപാസിക്കുന്നു എന്നല്ല എന്തിനു പറയണം? കാരണം ഇവിടെ ഉപാസനയെ നിർദ്ദേശിക്കുന്നത് തുടങ്ങുന്നത് സർവം ഖലിതം ബ്രഹ്മ എന്നാണ്. അപ്പോൾ സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവിനെ അല്ലേ ഉപാസിക്കത്തുള്ളൂ എന്നാണ്. നേഷദോഷ പൂർവക്ഷി പറയുന്നു, ഞങ്ങളത് ബ്രഹ്മ ഉപാസനയായിട്ടൊന്നും എടുക്കുന്നില്ല. നേദം വാക്യം ബ്രഹ്മ ഉപാസനാ വിധിപരം. ഇത് ബ്രഹ്മ ഉപാസനാ വിധിപരമല്ല. കിന്തർഹി ശമവിധിപരം. ഇത് ശമവിധിയാണ്. ഇതാണ് യോഗികൾക്ക് ഇവിടെയാണ് അബദ്ധം പറ്റിയിരിക്കുന്നത്. യോഗികൾ എന്താ പറയുന്നത്? ശമം ദമം ഉപരതി ശ്രദ്ധ തിതിക്ഷ സമാധാനം യമനിയമങ്ങളോടുകൂടി ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന. എവിടെ ധ്യാനം, സമാധി എവിടെ എത്തണം? ഈ ജീവഭാവത്തിൽ. അടിസ്ഥാനപരമായി യോഗപ്രത്യുക്തി അധികരണത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. അടിസ്ഥാനപരമായി അവിടെ തെറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവിടെ ജീവഭാവത്തെയാണ് ധ്യാനിക്കാൻ പറയുന്നത്. അതിനുവേണ്ടി ശമത്തെ വിധിച്ചിരിക്കുന്നു, ശമതമാദികളെല്ലാം വിധിച്ചിരിക്കുന്നു. ശമതമാദികളോടുകൂടി ജീവഭാവത്തെ ഉപാസിക്കുക. തഥാ ദൃഷ്ടു സ്വരൂപി അവസ്ഥാനം. ഇവിടെ പുരുഷനാണ് ഉള്ളിലിരിക്കുന്ന പുരുഷനാണ് ധ്യാനിക്കേണ്ടത്. ഇത് വലിയ അബദ്ധമാണ് അദ്വൈതത്തിന്റെ നിലയിൽ നോക്കുമ്പോൾ. എന്തുകൊണ്ട് പുരുഷൻ എന്ന് പറയുമ്പോൾ അനന്തമാണ്, ബഹു പുരുഷന്മാരാണ്. പുരുഷ ബഹുത്വം സിദ്ധം സാങ്കിയോഗത്തിൽ പറയുന്നതാണ്. പുരുഷൻ അനേകംവരാണ്, നീ ഒരു പുരുഷൻ, ഞാനൊരു പുരുഷൻ, ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ സ്വരൂപമായിരിക്കുന്ന പുരുഷന് ധ്യാനിക്കുന്നു, നീ നിന്റെ ഉള്ളിലിരിക്കുന്ന പുരുഷന് ധ്യാനിക്കുന്നു. നേരത്തെ പറഞ്ഞ ദോഷം വരും. ഈ സർവാത്മഭാവത്തെ അറിയാതെ ഉപാസിച്ചു കഴിഞ്ഞാൽ രാഗദ്വേഷങ്ങൾ വരും. ഞാനും നീയും വേറെയല്ലേ. ശരി, മുക്തി വന്നു കഴിഞ്ഞാൽ ശരി പറയാം. യോഗി തന്നെ പറയുന്ന കൈവല്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അന്ധകരണമില്ല, അന്ധകരണത്തിന്റെ പരിണാമങ്ങളില്ല, അവിടെ കേവലനായ പുരുഷൻ സ്വരൂപസ്ഥിതനാകുന്നു ഒക്കെ ശരിയാണ്. പക്ഷെ അതുവരെ ഉപാസിക്കുന്ന കാലം മുഴുവൻ രാഗദ്വേഷത്തോടു കൂടിയല്ലേ ഉപാസിക്കാൻ പറ്റൂ. നീയും ഞാനും വേറെ വേറെ എന്ന് കാണുമ്പോൾ എങ്ങനെ രാഗദ്വേഷരഹിതനായി ഉപാസിക്കാൻ പറ്റും? ശമത്തെ വിധിച്ചിരിക്കുന്നു, ശരി. പക്ഷേ അത് വിധിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളുടെ ഉള്ളിൽ വരണമെന്നില്ലല്ലോ. അവന്റെ ദൃഢമായ ബോധത്തിനനുസരിച്ച് വേണ്ടേ പ്രവൃത്തി? അവന്റെ ദൃഢമായ ബോധം എന്താണ്? ഞാൻ വേറെ നീ വേറെ എന്നാണ്. എന്നാലേ യോഗമുള്ളൂ, ഇല്ലെങ്കിൽ യോഗമില്ല. യോഗത്തിലെ ഏറ്റവും വലിയൊരു പാളിച്ച അതാണ്. അവിടെ സർവാത്മഭാവത്തെയല്ല ഉപാസിക്കുന്നു. യോഗം എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്ന യോഗമല്ല, ഭഗവാൻ സർവാത്മഭാവത്തെയാണ് യോഗം എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുന്നു. ഇവിടെ പറയുന്ന യോഗികളുടെ യോഗം പുരുഷബഹുത്വത്തെ ആശ്രയിച്ചുള്ള യോഗം. പിന്നെ ഇന്ന് യോഗം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രചരിക്കുന്നതും പ്രചാരത്തിലിരിക്കുന്നതും ഇതെല്ലാം കൂടെ ഇങ്ങനെ മാറി മാറി മാറി വന്ന ഒന്നാണ്. ശരിക്കത് പതഞ്ജലിയുടെ യോഗമാണോ? അല്ല. ഹഠയോഗമാണോ? അല്ല. അദ്വൈതമാണോ? അല്ല. ഇതൊന്നുമല്ല. അതിൻ്റെ ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ഒരു പുതിയ ദർശനമാണ്. അത് നല്ലതാണ്, അത് മോശമെന്നല്ല പറയുന്നു. ഇവിടെ പറയുന്ന അതല്ല. പുരുഷബഹുത്വത്തെ അംഗീകരിക്കുന്ന യോഗമാണ്. അവിടെ ധ്യാനിക്കുന്നത് അന്യനായിരിക്കുന്ന, അന്യനിൽ നിന്ന് അന്യനായിരിക്കുന്ന പുരുഷനെയാണ്. അതിനുവേണ്ടി ശമത്തെ വിധിച്ചിരിക്കുന്നു. ഇന്ന് യോഗം പറയുമ്പോൾ എല്ലാവരും അദ്വൈതവും പറയും, അദ്വൈതം പറയുമ്പോൾ യോഗവും പറയും. അതല്ല, യോഗം എന്ന് പറയുന്നത് ദ്വൈതശാസ്ത്രമാണ്. യോഗത്തിൽ ദ്വൈതമേ പറയുന്നുള്ളൂ, അദ്വൈതം പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ജീവനെയാണ് ഉപാസിക്കുന്നത്, പുരുഷന്. അതിനുവേണ്ടി ശമം അങ്ങനെ എടുത്താൽ എന്തോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നമ്മളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ യോഗി എന്തിനാണ് ധ്യാനിക്കുന്നത്? സർവാത്മഭാവത്തെയാണോ അതോ പുരുഷനെയാണോ? സർവാത്മഭാവത്തെയാണെങ്കിൽ അത് ഏത് യോഗം? പതഞ്ജലി പറഞ്ഞതാണോ? അത് മറ്റേതെങ്കിലും ആചാര്യം പറഞ്ഞതാണോ? ഇനി സർവാത്മഭാവത്തെയാണെങ്കിൽ അതേ ഏതാചാര്യം പറഞ്ഞു? ഇവിടെ ആചാര്യനാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ സർവാത്മഭാവത്തെ ഉപാസിക്കുക, ധ്യാനിക്കുന്നുണ്ടെങ്കിൽ. അല്ലാതെ പരിച്ഛിന്ന യോഗത്തെ അല്ല. ഈ പുരുഷനെ ധ്യാനിക്കുന്ന യോഗമല്ല. അപ്പോൾ ഇവിടെ ഈ പറയുന്ന യോഗത്തിനും എന്താണ്? അദ്വൈതബോധം കൂടിയ തീരു. നിങ്ങൾ പതഞ്ജലിയുടെ യോഗം പഠിപ്പിക്കുക, അതിൽ അദ്വൈതവും കൂടെ പഠിപ്പിക്കുക, അത് അബദ്ധമാണ്. അത് പതഞ്ജലി പറഞ്ഞിട്ടുള്ളതല്ല. ഇതാരെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടാണോ പഠിപ്പിക്കുന്നത്? വായി തോന്നിയത് ബോധയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞു. പതഞ്ജലിയുടെ പേര് പറയും, അദ്വൈതം പഠിപ്പിക്കും. അദ്വൈതി ശങ്കരാചാര്യരുടെ പേര് പറയും, ചിത്തവൃത്തി നിരോധം പഠിപ്പിക്കും. പറയുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും ഗതികേട്. എന്താണ് യോഗം? അതിനിപ്പോൾ ഒരു ദിനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവരൊരു അദ്വൈത ദിനം ഉണ്ടാക്കട്ടെ, മനുഷ്യന് ഉപകാരം വന്നതിന്. ശരി, നിർത്തിക്കളെ. ശിഷ്യ. ശ്രീ ഗുരുഭ്യോ.